ഗൗരി ശബ്ദം കഴിഞ്ഞു. ഗൗരി ശബ്ദം നമ്മൾ മുമ്പ് പഠിച്ച ഏത് ശബ്ദം പോലെയാണ്? ബഹുശ്രേയസി ശബ്ദം. ബഹുശ്രേയസി ശബ്ദം പോലെ എന്ന് വെച്ചാൽ അതിന്റെ വിശേഷത എന്താണ്? അതുകൊണ്ട് പിന്നെ നദീസപ്ഞ നീബന്ധം ആയതുകൊണ്ടാണോ നദീസഞ്ജ ഉള്ളത്? നിത്യ സ്ത്രീലിംഗമാണ്, അതാണ് പ്രധാനം. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഈ അടുത്തു വരുന്ന ഭാഗങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പഴയ ഭാഗങ്ങളെല്ലാം ഓർമ്മയിരിക്കണം. പഴയ ഭാഗങ്ങൾ ഓർമ്മയില്ലാത്തവർക്ക് പ്രക്രിയ മനസ്സിലാകത്തില്ല. രൂപങ്ങൾ ആർക്കും മനസ്സിലാകും? ഗൗരി ഗൗരിയോ ഗൗരിയോ ഹേ ഗൗരി ഹേ ഗൗരിയോ ഗൗരിയോ, ഈ രൂപം മനസ്സിലാക്കുന്നതിന് ഒന്നിന്റെ ആവശ്യമില്ല. പ്രക്രിയ മനസ്സിലാക്കണമെങ്കിൽ പഴയ സൂത്രങ്ങൾ അതിൻ്റെ എല്ലാം ഓർമ്മയിലിരുന്നാലേ കറക്റ്റായി മനസ്സിലാവും. മനസ്സിലാവും എന്തുകൊണ്ടൊന്ന് വന്നു എന്തുകൊണ്ടൊന്ന് വന്നില്ല എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണമെങ്കിൽ അതറിഞ്ഞിരിക്കണം. ഗൗരി ശബ്ദം, പിന്നെ ഏവം നദിയാദി ശബ്ദങ്ങളെന്നും പറഞ്ഞു. നദീ ശബ്ദം, ലക്ഷ്മി ശബ്ദത്തിൽ ഇവിടെ പ്രത്യേകത എന്താണ്? നദീസഞ്ജ ഉണ്ടോ ഇല്ലയോ? എന്തുകൊണ്ട്? നിത്യസ്ത്രീലിംഗം, അതാണ് എപ്പോഴും നോക്കേണ്ടത്. നിത്യസ്ത്രീലിംഗമാണോ നദീസഞ്ജ ഉണ്ടായിരിക്കും? പിന്നെ നദീസഞ്ജ ഉണ്ട്, പക്ഷേ ദീർഘമെന്തെങ്കിലും നീബന്ധമല്ലാത്തതുകൊണ്ട് സൂലോപിക്കുന്നില്ല. നദീസഞ്ജ ഉണ്ടെങ്കിൽ വരുന്ന സൂത്രങ്ങൾ ഏതൊക്കെയാണ്? ആദ്യം അതാണ് വരുന്നത്, അമ്പാർത്ഥം നദ്യോർ, അത് ആദ്യം രൂപത്തിന്റെ ക്രമത്തിൽ പറയണ്ടേ? അമ്പാർത്ഥം നദ്യോർ ഹ്രസ്വഹ ആൺനദ്യാഹ ആടസ്സ ഹ്രസ്വന്ദ്യാപ ഒന്നൊട്ട് നേരാൻ നദ്യ നീപ്യ. ഇത് ഇത്രയും അറിഞ്ഞില്ല. നിധി ഹ്രസ്വസയ്ക്ക് നദീസഞ്ജയണം നിർബന്ധമുണ്ടോ? വേണ്ട. നദീസഞ്ജ വരുമ്പോ ഏതൊക്കെ സൂത്രങ്ങൾ പ്രവർത്തിക്കുന്ന ചോദിച്ചത്? ഇതുദ്ധ്യം, അതിനും നദീസഞ്ജ വേണം. ഇതുദ്ഭ്യാം ഇതുദ്ഭ്യാം നദീസഞ്ജകാഭ്യാം പരസ്യ ആം എന്ന് പറഞ്ഞു. അപ്പോ അത് വരും, പക്ഷെ സൂലോപിക്കുന്നില്ല. തരീ തന്ത്രി തുടങ്ങിയ ശബ്ദങ്ങൾ, ഈ ശബ്ദങ്ങൾക്ക് എല്ലാം ഇതുപോലെയാണ്. എല്ലാം നദീസഞ്ജയുണ്ട്, നിത്യശ്രീലിംഗമായതുകൊണ്ട്, പക്ഷെ സുലോപിക്കത്തില്ല. ഞന്തം എന്ന് പറയുന്നത് ആ പ്രത്യയങ്ങൾ വിധിക്കണം, എന്നാലേ അത് ഗന്ധമാവും. ഉദാഹരണം പറഞ്ഞാൽ ഗൗരി ശബ്ദ ഷഡ് ഗൗരാദിഭ്യസ്ത എന്ന് പറയാം. നമ്മളിനി പഠിക്കേണ്ടതാണ് സൂത്രപാരം ഈശ വിധിച്ചുകൊണ്ട് അത് ഗന്ധമായി. പക്ഷേ ലക്ഷ്മി ലക്ഷ്യർ മുട്ടിച്ച് അവിടെ സ്ത്രീപ്രത്യം വിധിക്കാതെ ഞാൻ ഈ വിധിച്ചു. അപ്പോൾ ഒരു ശബ്ദം ഈകാരാന്തമാകുന്നതിന് സ്ത്രീപ്രത്യം വിധിക്കണമെന്നില്ല. ഉദാഹരണം ധീ ശബ്ദം സംപ്രസാരണം ഈ കാരാന്തമാണ്, പക്ഷെ ഗന്ധമല്ല, ഈ വിധിച്ചിട്ടില്ല. ഗൗരഹ എന്ന് ശബ്ദം വരാമല്ലോ, വരുന്നതിന് കുഴപ്പമില്ലല്ലോ. സ്ത്രീ പ്രത്യയങ്ങൾ അത് സ്ത്രീ പ്രത്യയം തന്നെ ഒരുപാടുണ്ട്. ഇങ്ങിപ്പ് ഇങ്ങീഷ് ഇങ്ങീന് മൂന്നെണ്ണം വിരിക്കണം. അങ്ങനെ വിധിച്ചിട്ടുള്ളത് മാത്രമേ നമുക്കിവിടെ ഹൽങ്ങ്യാഭ്യോ ദുർവാസ്യവൃത്തം എന്നുള്ള സൂത്രത്തിൽ ഞന്തമായി എടുക്കാൻ പറ്റൂ. അല്ല, ഈകാരാന്തങ്ങളെല്ലാം ഞന്തങ്ങളല്ല. ഇപ്പൊ പ്രതി ഈകാരാന്തമാണ്, പക്ഷെ അത് ഞന്തം അല്ല. അതുതന്നെ ഇവിടെ പറഞ്ഞു തരി തന്ത്രിയാദി, തരി തന്ത്രി അവി ലക്ഷ്മി ധീ ഹ്രീ ശ്രീണാം ഉണാദിഷു സപ്തസ്ത്രീലിംഗ ശബ്ദാനാം സുലോകോന കഥാചന എന്നെല്ലാം പറയും. എന്ന് വെച്ചാ അവി തന്ത്രി തരി ലക്ഷ്മി ധീ ഹ്രീ ശ്രീണാം ഉണാദിഷു സപ്തസ്ത്രീലിംഗ ശബ്ദാന സുലോകോന കഥാചന. അവി തന്ത്രി തുടങ്ങിയ ശബ്ദങ്ങൾ അതിന് വരും. ഗൗരി എന്ന് പറയുന്ന ശബ്ദത്തിന് പുല്ലിംഗമില്ല. ഗൗരി എന്ന് പറയുന്ന ഒരു ശബ്ദം നിഷ്പന്നമായാൽ അതിന് പുല്ലിംഗമില്ല. അടുത്ത് വരുന്ന സ്ത്രീ ശബ്ദമാണ്. സ്ത്രീ ശബ്ദസംഗാതയോഹ എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് സ്ത്രീ ശബ്ദം ഉണ്ടാകുന്നത്. സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരുപാട് ശബ്ദിക്കുന്നവളെന്ന് ചലച്ചോണ്ടിരിക്കും. സംഘാതം എന്ന് വെച്ചാൽ എന്താണ്? ഭയങ്കര കടുപ്പമുള്ളവളെന്ന്, കടുത്ത മനസ്സാണ്, അല്ലെങ്കിൽ ദൃഢമായ ബന്ധത്തെ ഉണ്ടാക്കുന്നു. സംഖ്യന്മാരുടെ അഭിപ്രായത്തിനാണെങ്കിൽ പുരുഷനെ ബന്ധിക്കുന്നതാണ് സ്ത്രീ. ഇതാണ് ശബ്ദസംഘാതാർത്ഥത്തിൽ സ്ത്രീ ശബ്ദമുള്ള ധാതു. നിന്ന് സ്ത്രീ ശബ്ദം ഉണ്ടാകുമ്പോൾ അത് ഞന്തമാണ്, നിത്യസ്ത്രീലിംഗമാണ്. അതുകൊണ്ട് സോ ലോപിക്കും. അപ്പൊ സ്ത്രീ സ്ത്രീ എന്ന് വരുന്നില്ല. പിന്നെ സ്ത്രീ ഔവന്നിരിക്കുമ്പോൾ എന്തുവരും? സ്ത്രീ ഔവന്നിരിക്കുന്നിടത്ത് ഇഗണച്ചു വരും, അതിനെ ബാധിക്കും, അതിനെ നിഷേധിക്കും. ദീർഘാജസ്യം നിഷേധിക്കുമ്പോൾ ഇവിടെ വരുന്നു സ്ത്രീയാഹ, ഇഗണിച്ച് വരേണ്ടതാണ്. എന്താ പറയുന്നത്? സ്ത്രീയാഹ അസ്യ ഇയങ് സ്യാദ് അജാതു പ്രത്യേ പരേ. ഇത് സ്ത്രീ ശബ്ദത്തിന് വേണ്ടി മാത്രമുള്ള ഒരു സൂത്രമാണ്. ചില ശബ്ദങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു ശബ്ദത്തിന് വേണ്ടി മാത്രം ഒരു സൂത്രം. കാരണം അങ്ങനെ ഒരു രൂപം ഉണ്ടെങ്കിൽ അത് സൂത്രം വിരിച്ചല്ലേ പറ്റൂ. സ്ത്രീ ശബ്ദത്തിന് അങ്ങനെ ഒരു രൂപമാണ്. എന്താണ് സ്ത്രീ ഔവന്നിരിക്കുമ്പോൾ ഇവിടെ പറയുന്ന എന്താണ് അസ്യ എന്ന് വെച്ചാൽ സ്ത്രീ ശബ്ദത്തിന് ഇയങ് വരുന്നു. എപ്പോ? അജാതിപ്രത്യം വരവിരിക്കുമ്പോൾ. ഇവിടെ ഏതാണ് അജാതിപ്രത്യം വരവിരിക്കുന്നത്? സ്ത്രീക്ക് ഇയങ് വന്നു കഴിഞ്ഞാൽ സൂത്രം വരും. അലോന്തിസ്യ വരുമ്പോൾ അതിനെ ബാധിക്കുന്ന ഏതാണ്? അനേകാൽസ്യത്ത്. അതിനെ ബാധിക്കുന്ന ഏതാണ്? അന്താദേശം വരുമ്പോൾ ഇയങ്ങിന് ശേഷിക്കുന്ന എന്താണ്? ഈ സ്ത്രീയില് ഈ വരും. ഇവിടെ എഴുതിയിട്ടുണ്ട് സ്ത്രീയില് ഈകാരത്തിന്റെ സ്ഥാനത്ത് ഇയങ് വന്നു. സ്ത്രീ ഈ അകാര ഉച്ചാരണ അർത്ഥമാണ്. അപ്പൊ ഈയെ വരത്തുള്ളൂ. ഈ ഈയാന്ന് വേണ്ട, ഈ ആവേണ്ട, ഈ അടുത്തു ആവേണ്ട. സ്ത്രീ ഔ സ്ത്രീ ഔ ഒരിടത്ത് ഇയങ് വരുന്ന മനസ്സിലായ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ. യോ സ്ത്രീയ അവിടെ എന്തുവരും? അജാതിപ്രത്യം വരെ ഇരിക്കുന്നുണ്ട്, ഇയങ് വരും. നദീസഞ്ജ ഉള്ളതുകൊണ്ട് സമ്പുദ്ധിയിൽ എന്തുവരും? അമ്പാർത്ഥം നദ്യുർ ഹർസോഹ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. ഹേ സ്ത്രീ, ഹ്രസ്വം വന്നു കഴിഞ്ഞാൽ സൂത്രം വരും. ഹേ ഹർസോ സമ്പുദ്ധി ഹേ സുലോപിച്ച് ഹേ സ്ത്രീ. സ്ത്രീയാഹാസിയജാതു പ്രത്യേകരേ സ്ത്രീയോ സ്ത്രീഹ. ദ്വിതീയ ഏകവചനത്തിൽ സ്ത്രീ അമ്മ എന്നിരിക്കുമ്പോൾ ഏ സൂത്രം വരണം? സ്ത്രീയാഹ പ്രകാരം അതിനെ ബാധിച്ചുകൊണ്ടെന്നവരും ഇയങ് വരണം. പക്ഷേ അതിൻ്റെ അപവാദമായിട്ട് എടുത്തൊരു സൂത്രം പറയുകയാണ്, അതിൻ്റെ പരസൂത്രമാണ്. എന്താണ്? വാ അംശസോഹോ അമിശസിച്ച സ്ത്രീയ ഇയങ് വാസ്യാത്. വളരെ സ്പഷ്ടമാണ്. അമിശസിച്ച എന്ന് പറഞ്ഞാൽ അമ്മും ശസ്സും പരമിരിക്കുമ്പോൾ സ്ത്രീയ എന്ന് പറഞ്ഞാൽ സ്ത്രീ ശബ്ദത്തിന് ഇയങ് വാസ്യാത്, ഇയങ് വികല്പമായിട്ട് വരും. അമ്മും ശസ്സും പരമിരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ദ്വിതീയ ഏകവചനവും ബഹുവചനവും പരമിരിക്കുമ്പോൾ സ്ത്രീ ശബ്ദത്തിന് വികല്പമായിട്ട് ഇയങ് വരുമ്പോൾ എങ്ങനെ വരും? ഇയം സ്ത്രീയം. ശസ്സിൽ വരുമ്പം ഇയങ് വരുമ്പോൾ ഇ അസ് സ്ത്രീയ, ഇ അം സ്ത്രീയം, ഇ അസ് സ്ത്രീയ. ഇത് വരാത്ത പക്ഷത്തിൽ ഏത് വരും? അമിപൂർവ. സ്ത്രീ അമ്മന്നിരിക്കും, പൂർവ്വരൂപം വരുമ്പോ സ്ത്രീയും. സ്ത്രീ ശസ്സന്നിരിക്കുന്നിടത്ത് സ്ത്രീ അസ് സ്ത്രീസ് നകാരം വരുന്നില്ല എന്നുകൊണ്ട് പുംസിയല്ല. ഇപ്പൊ രണ്ട് രൂപം വരുന്നു, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്ത്രീയം സ്ത്രീയും, സ്ത്രീയ സ്ത്രീഹി. ഈ സ്ത്രീ ശബ്ദത്തിൽ ഒരു തകാരമുണ്ട്. പക്ഷെ നമ്മൾ സാറിന് ഉച്ചരിക്കുമ്പോൾ തകാരം വിട്ടുപോകാറുണ്ട്. നമ്മൾ ശ്രീന്നോ സാറിന് പറയുന്നു, സ്ത്രീന്നാരും അത്ര കടുപ്പിച്ച് പറയാറില്ല. പക്ഷെ അത് വേണം, തകാരം അവിടെ വേണം. സ്ത്രീകൾ പോലും പറയാറില്ല, പിന്നെ പുരുഷന്മാരുടെ കാര്യം പറയാണ്. സ്ത്രീയ സ്ത്രീ സ്ത്രീയോ സ്ത്രീയ സ്ത്രീഹി. സ്ത്രീ കഴിഞ്ഞു. അപ്പൊ അജാതികളെല്ലായിടത്തും ഏത് വരും? സ്ത്രീയാഹ ഇയങ് വരും. ഇപ്പൊ സ്ത്രീയ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്, ഇയങ് വന്നിടത്ത്. സ്ത്രീഭ്യാം സ്ത്രീഭി. പിന്നെ നിത്യസ്ത്രീലിംഗമായതുകൊണ്ട് എന്ത് വരും? നദീസഞ്ജ വരും. നേരത്തെ ഉണ്ടെന്നുകൊണ്ടാണല്ലോ സമ്പുദ്ധിയിൽ അങ്ങനെ. പക്ഷേ ഈകാരാന്തമായ നിത്യസ്ത്രീലിംഗ ഉള്ള ശബ്ദങ്ങൾക്ക് നദീസഞ്ജ വരുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന വേറെ സൂത്രം നമ്മൾ പഠിച്ചതാണ്. മുമ്പ് പഠിച്ചതാണോ? നിധി ഹ്രസ്വ ചതെന്താ പറയുന്നത്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? വൃത്തി യങ്ങും യങ്ങുമങ് സ്ഥാനവും. ആ അവിടെ പറഞ്ഞു സ്ത്രീ ശബ്ദ ഭിന്നവും എന്ന് പറഞ്ഞു. അതിനാണ് അവിടെ സ്ത്രീ ശബ്ദ ഭിന്നമെന്ന് പറഞ്ഞത്. യങ്ങുവങ് പ്രാപ്തിയുള്ള സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ അത് വരുന്ന സ്ഥലങ്ങളിൽ നിത്യസ്ത്രീലിംഗവും. നിത്യസ്ത്രീലിംഗമാണെങ്കിൽ ഇത് നിത്യസ്ത്രീലിംഗമാണ്. യോങ്ങും സ്ഥാനവും നിത്യസ്ത്രീലിംഗവും നദീസഞ്ജവും വാസ്തഹ നദീസഞ്ജത്തെ വികല്പമാക്കും. പക്ഷേ അതിൻ്റെ വൃത്തിയിൽ ഒരു കാര്യങ്ങൾ പറഞ്ഞെന്താണോ, അത് സ്ത്രീ ശബ്ദ ഭിന്നമായിരിക്കണം. എന്ന് വെച്ചാൽ സ്ത്രീ ശബ്ദത്തിൽ വികല്പമായിട്ട് നിത്തുകളിൽ നദീസഞ്ജ വരില്ല. പിന്നെയോ അങ്ങനെ വരും? നിത്യം തന്നെ. അതുകൊണ്ടിവിടെ ഒരു രൂപയല്ലേ ഉള്ളു. അതിനു വേണ്ടിയിട്ടാണ് ആ സൂത്രത്തിൽ സ്ത്രീ ശബ്ദ ഭിന്നവും എന്ന് പറഞ്ഞു. അത് പ്രത്യേകം ശ്രദ്ധിച്ചോട്ടോ. അതുകൊണ്ട് ഇവിടെ എന്ത് വരുന്നു? നദീസഞ്ജം ആയതുവരും. ആൺ നദ്യ ആടശ സ്ത്രീയൈ സ്ത്രീഭ്യാം സ്ത്രീയഭ്യ. പിന്നെ പഞ്ചമി ഷഷ്ടി ഏകവചനങ്ങളിൽ ആൺ നദ്യ ആടശ വരുമ്പോൾ സ്ത്രീയാഹ സ്ത്രീഭ്യാം സ്ത്രീഭ്യ. സ്ത്രീയാഹ സ്ത്രീയോസ് എന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? ആ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആൺനദ്യാഹ ആടശ വരുമ്പോഴത്തേക്ക് ഇയങ് വരുന്നുണ്ട്. ഏത് സ്ത്രീയാഹ? അതിന്റെ വ്യത്യാസം നോക്കണം. അതുകൊണ്ടാണ് നദീ ശബ്ദത്തിനാണെങ്കിലും നദ്യാഹ എന്ന് വരും അല്ലേ. അവിടെ നിന്ന് ഇയങ് വരുന്നുണ്ട്. ഇവിടെ ഇയങ് വരുന്നോണ്ട് അതിന്റെ പ്രക്രിയ എങ്ങനെയാണ്? ഈ ആ ഏ അങ്ങനെ ആയിരിക്കുന്നു. സ്ത്ര ഈ ആ ഏ ആ എന്നുള്ളത് ആടശ ഐ, സ്ത്ര എന്നുള്ളത് സ്ത്രീ ഐ സ്ത്രീ ഐ. പഞ്ചമിന് ശേഷമാണെങ്കിലോ സ്ത്ര ഈ ആ അസ് ആ അസ് എന്നുള്ളത് ആടശ ആസ്, സ്ത്ര എന്നുള്ളത് സ്ത്രീ ആസ് സ്ത്രീയാഹ. അതുകൊണ്ട് ഇവിടെ വിശേഷിച്ചത് സ്ത്രീയാഹ എന്നുള്ള സൂത്രം, അത് ശ്രദ്ധിക്കുന്നു. ഷഷ്ടി ദിവനത്തിനും സപ്തതി സപ്തമി ദിവനത്തിനും സ്ത്രീ ഓസ് എന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? സ്ത്രീയാഹ ഇയങ്ങ് വരുന്നു. സ്ത്ര ഈ ഓ സ്ത്രീയോ സ്ത്രീയോഹോ അങ്ങനെ വരുന്നു. പിന്നെ സ്ത്രീ ആം നദീ സഞ്ജയുള്ളതുകൊണ്ട് എന്ത് വരുന്നു? ഹർസനദ്ധ്യാപോ ഹർസനദ്ധ്യാപോ എന്നൊട്ട് വരും. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? പരത്വ എന്നൊട്ട്. എന്ന് വെച്ചാൽ ഇവിടെ ഇയങ്ങും വരാം, ഇയങ്ങ് വരാം. പക്ഷെ എന്തോ എന്ത് ചെയ്യുന്നു? പരമായതുകൊണ്ട് ആദ്യം എന്തുവരും? നൊട്ട് വന്നു. അപ്പൊ സ്ത്രീ നൊട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇയങ്ങ് വരൂ. എന്തുകൊണ്ട്? അജാതി പ്രത്യയം വരത്തില്ല. അത് ശ്രദ്ധിക്കണം. അപ്പൊ സ്ത്രീ നാം നത്വം വരുമ്പോ സ്ത്രീ നാം. പച്ചരിക്കും സ്ത്രീയാഹ ഒരു വിശേഷ സൂത്രമല്ലേ, അതുകൊണ്ട് അത് അപവാദമല്ലേ എന്ന് ചിന്തിക്കും. പക്ഷെ അത് അപവാദമല്ലേ. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ആ വേറെ അതിന് പ്രവർത്തിക്കാൻ സ്ഥലമുണ്ട്. വേറെ ഒരു സ്ഥലത്തും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലേ അപവാദമാകും. ഇവിടെ അതിന് പ്രവർത്തിക്കാൻ സ്ഥലമുണ്ട്. അതാണ് നമ്മൾ പഠിച്ചത്. എന്താണ് പരനിത്യ പരനിത്യ അന്തരംഗ അപവാദാനാം ഉത്തരോത്തരം വലിയ. ഇവിടെ പരം ആണോ, അതുകൊണ്ട് പരം വരുന്നു. അപവാദം വരുന്നെങ്കിൽ പരത്തിനെ ബാധിച്ചിട്ട് എന്ത് വരും? അപവാദം ആയിട്ട് വരും. ഇപ്പൊ എന്ത് വരുന്നു? സ്ത്രീണാം സ്ത്രീ സ്ത്രീ ആം സ്ത്രീ ആം എന്നിരിക്കും. അല്ല ആമല്ലല്ലോ, നീ എന്നിരിക്കും. എന്ത് വരുന്നു? ആം വന്നു, ആട് ആണ്നദ്യാഹ വന്നു, സ്ത്രീയ വന്നു. അപ്പൊ സ്ത്ര ഈ ആ ആം ആ ആം എന്നുള്ളടത്ത് ആടശ ആം, സ്ത്ര ഇയ എന്നുള്ളത് സ്ത്രീ ആം സ്ത്രീയാം സ്ത്രീയോഹോ സ്ത്രീഷോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈകാരാന്തമാണ്. പക്ഷെ ഇവിടെ നദീസഞ്ജ നിത്യമായി വരുന്നു. അതിനെ ഓ ഇവിടെ ഒന്ന് വിട്ടുപോയി. ഓ ഏത് പറഞ്ഞിട്ടുണ്ട്? പറഞ്ഞു, എല്ലാം പറഞ്ഞു. വിട്ടുപോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിരിക്കണം. പരത്ത് വന്നിട്ട് സ്ത്രീയാണ്, ഒന്നും വിട്ടിട്ടില്ല. സ്ത്രീഷ് അപ്പോ നിത്യ സ്ത്രീലിംഗമാണ്. പക്ഷെ ദീർഘ ഈകാരാന്ത സ്ത്രീലിംഗങ്ങളെ വികല്പമാക്കുന്ന ഒരു സൂത്രമുണ്ട്, നിത്യ സ്ത്രീലിംഗങ്ങളെ. ആ നിത്യ സ്ത്രീലിംഗങ്ങളെയാണ് വികല്പമാക്കുന്നത്. ഏത് സൂത്രം? എന്താ വികല്പമാക്കുന്നത്? നദീസംജ്ഞ വികല്പമാക്കുന്നു. യൂസ്ത്രാക്യൂ നദി എന്നുള്ള സൂത്രം കഴിഞ്ഞിട്ട് വരുന്നതാണ് അടുത്തു വരുന്ന സൂത്രം. നെയ്യും കുവം സ്ഥാനവും അസ്ത്രീ. പിന്നെ വരുന്നതാണ് വാമി. അത് കഴിഞ്ഞ് വരുന്നതാണ് നിധി ഹ്രസ്വസ്ഥ. ഈ സൂത്രങ്ങൾ അടുത്തടുത്ത് വരുന്നതാണ്. അല്ലെങ്കിൽ നിധി ഹ്രസ്വസ്ഥ എന്ന് പറയുന്ന ഈ നദീസഞ്ജ വികല്പമാക്കുകയാണ്. പക്ഷെ അങ്ങനെ വികല്പമാകുന്നിടത്ത് സ്ത്രീ ശബ്ദത്തെ ഒഴിവാക്കി. അതുകൊണ്ട് ഇവിടെ നിത്യമായി വരുന്നു. എന്നാൽ അടുത്തു വരുന്ന ഏത് ശബ്ദമാണ്? ശ്രീഹി. വജി പ്രച്ചി ആയതസ്തു കടപ്രു ജു ശ്രീണാം ദീർഘോ സംപ്രസാരണം ച ലഘു സിദ്ധാന്തം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതാണ്. അതനുസരിച്ചിട്ടാണ് ശ്രീ ശബ്ദം ശ്രദ്ധിക്കുന്നത്. ശ്രീ, ഈ ശ്രീ ശബ്ദത്തിന്റെ ശ്രീസേവായ എന്ന് പറയുന്ന ധാതുവിൽ നിന്നുണ്ടാക്കുന്നതാണ്. ആ ധാതുവിൽ തന്നെയുള്ള ഇകാരത്തിന് ദീർഘം വന്നിരിക്കുകയാണ്. ശ്രീ എന്ന് വെച്ചാൽ ഞന്തം അല്ല, അതാണ് ഇതിന്റെ വിശേഷം. അതൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുമെന്ന് വെച്ചാൽ പരിചയം കൊണ്ടേ മനസ്സിലാക്കാൻ പറ്റും, ഏത് ഞന്തമാണ് ഏത് ഗന്ധമല്ല എന്നുള്ളത്. പിന്നെ കുറെ സ്ത്രീ പ്രത്യയങ്ങളൊക്കെ പഠിക്കുമ്പം കുറെ വരും, പിന്നെ പരിചയം കൊണ്ട്. പക്ഷേ ഇത് നിത്യ സ്ത്രീലിംഗ ശബ്ദമായോണ്ട് എന്ത് വരും? ഏ സൂത്രപ്രകാരം യൂസ്ത്രാക്യു നദി, നദീസഞ്ജ ഉണ്ട്. എന്നാ ഞന്തമല്ല, സുലോഭിക്കത്തില്ല. ശ്രീഹി, ശ്രീ ഔവെന്നിരിക്കുമ്പോൾ ഈ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് കിബന്ധമാണ്. ഇത് ശ്രദ്ധിക്കണം. നദീ സജ്ഞയും കിബന്ധവും രണ്ടും കൂടെ ഒരിടത്ത് വന്നാൽ പ്രശ്നമാണ്. കിബന്ധം വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ധാതുത്വം വരും. ഏതാ നമ്മൾ മുമ്പ് ഉദാഹരണം പഠിച്ചത്? ഈകാരാന്തത്തിൽ സുധി, പ്രധി തുടങ്ങിയ ശബ്ദങ്ങളൊക്കെ പഠിച്ചു. ധീഹി, ധിയോ പഠിച്ചല്ലേ. ഇനി അങ്ങനെ ധാതുത്വം വന്നു കഴിഞ്ഞാൽ ഏ സൂത്രം പ്രവർത്തിക്കും? അജിഷ്ണു ധാതുപൂർവാം യോരിയങ്ങു പ്രവർത്തിക്കും. അതുകൂടാതെ പിന്നെ വരും ഏരനേകാച്ചോ അസമയോ പൂർവസ്യ. പിന്നെ ഏതാണ്? അത് ഈകാരാന്തത്തിലാണോ വരുന്നത്? ഈകാരാന്തത്തിൽ വരുന്ന ഏത് സൂത്രം? വേറൊന്നും അറിയേണ്ട കാര്യമില്ല. ഈകാരാന്തത്തിൽ പിന്നെ ഏത് സൂത്രം വരും ധാതുത്വം വന്നു കഴിഞ്ഞാൽ? ഓ സുഖി, അത് ഊകാരാന്തത്തിൽ. ഈ ഊ അത് ഊകാരാന്തമാണെങ്കിൽ ഓ സുഖി പോലും, ഈകാരാന്തമാണെങ്കിൽ അജിഷ്ണുധാതുർവാം. പിന്നെ അതിൽ രണ്ടിലുള്ള വ്യത്യാസം, അതിൽ ഇയങ് വരുന്ന എവിടെയായിരിക്കും എന്ന് മാത്രം മതിയോ? ഏകാച്ചായിരിക്കും. എന്തുകൊണ്ട്? അനേകാച്ച് കഴിഞ്ഞ് ഏത് വരും? എണ്ണ് വരും. ഏരനേകാച്ചു അസമയോ ഉർവസീത. അത് പറഞ്ഞത് പഴയതെല്ലാം ഓർമ്മയിരിക്കണോ? ധാത്തു ഉപയോഗത്തിൽ സംയോഗം വരികയോ അനേകാച്ച ആകുകയോ ചെയ്തു കഴിഞ്ഞാൽ ഏരനേകാച്ചോ ധാത്തു ഉപയോഗത്തിൽ സമയം വരാൻ പാടില്ല. അനേകാച്ചു ആയിരിക്കണമെങ്കിൽ എണ്ണ് വരും. അതേസമയം ധാത്തു ഉപയോഗത്തിൽ സംയോഗം വരികയോ ഏകാച്ചായിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്തുവരും? ഇയങ് വരും. അപ്പൊ ശ്രീ നോക്കുക. അപ്പൊ ഇതിൽ ഇയങ് വരും, എണ്ണ വരും. എന്തുകൊണ്ട്? ഏകാച്ചാണ്. പോരാതെ ധാത്തു ഉപയോഗത്തിൽ ശ്രീ സംയോഗമുണ്ട്. അപ്പൊ ഇയങ് വരും. അപ്പൊ ശ്രീ അവന്നിരിക്കുമ്പോ എന്തുവരും? ഇയങ് വരും, ധാതു ആയതുകൊണ്ട്. ശ്രീയാണ്, അത് ശ്രദ്ധിക്കുന്നു. ശ്രീയാണ്, പക്ഷെ ഇവിടെ വരുന്ന ഈയങ് വരുമ്പോൾ ശ്രീ എന്ന് പറയുന്ന ഈകാരം എന്തായി മാറും? ഹർസ്വമാവും. ശ്രീയവും എന്നല്ല പറയുന്നു, പിന്നെയോ ശ്രീയവും. അപ്പൊ ശ്ര ഈ ഔ ശ്രീയവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശ്രീ എന്ന് പറയുന്നത് ശ്രീയായി മാറി. ജസ്സിനും എന്തുവരുന്നു? അജസ്സിനു ധാതുബ്രുവാം. അജിഷ്ണു ധാതുപ്രവം എന്ന് പറയുന്നതിന്റെ വൃത്തി എന്താ പറയുന്നത്? ശുനുപ്രത്യാന്തസ്യ ഇവർണ ഊർണാന്തസ്യ ധാതുഹോ ഭ്രു വ്യത്യസ്യ അംഗസ്യ യങ്ങുവങ്ങോ സ്ഥ അജാതു പ്രത്യ. ഇവിടെ സുപ്പെന്ന് പറയുന്നില്ല, അജാതി ഏതിരുന്നാലും മതി. ഏത് പ്രത്യം ഇരുന്നാലും ഇയങ്ങ് വരാം. ഇപ്പൊ സ്ത്രീ, സ്ത്രീയോ സ്ത്രീയോ. ഇനി സംബോധനയെ നോക്കണം. സംബോധനയിൽ ഇവിടെ നദീസഞ്ജ ഉണ്ടോ? എന്തുകൊണ്ട്? നിത്യസ്ത്രീലിംഗമായതുകൊണ്ട് നദീസഞ്ജ ഉണ്ടെങ്കിൽ അത് വരണം. പക്ഷെ ഇവിടെ വരത്തില്ല. എന്തുകൊണ്ട്? നദീസഞ്ജയെ നിഷേധിക്കുന്നു. അതാണ് അടുത്ത സൂത്രം. എന്താണ്? ന യങ് വങ് സ്ഥാനവും അസ്ത്രീ യങ് വങ്ങോഹോ സ്ഥിതി യയോഹോ തൗ ഈ ദൂതൗ നദീ സപ്നൗ നസ്തഹ നദുസ്ത്രീ. അതായത് ഈ സൂത്രത്തിൽ ഏത് കാര്യമാണോ വിധിക്കുന്നത് അത് സ്ത്രീ ശബ്ദത്തിന് ബാധകമല്ല. ആദ്യം മനസ്സിലാക്കേണ്ടത് സ്ത്രീ ശബ്ദത്തിന് അത് ബാധകം അല്ല. അതാണ് അസ്ത്രീ എന്ന സൂത്രത്തിൽ വന്ന് വൃത്തിയിൽ വന്ന് നദ് സ്ത്രീ. പിന്നെ എന്താണ് പറയുന്നത്? ഇത് നദീസഞ്ജ നിഷേധിക്കുകയാണ്. നദീസഞ്ജ നിഷേധിക്കുകയാണ്. അതായത് യു സ്ത്രാക്യൂ നദി. അത് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത് നയങ് ഉവങ് സ്ഥാനവും അസ്ത്രീ. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് വരികയാണ് യൂസ്ത്രാക്യൂ നദി കഴിഞ്ഞിട്ട് നദിയെ നിഷേധിച്ചു. എവിടെ നിഷേധിക്കുന്നത്? ഇയങ് ഉങ് സ്ഥാനവും സൂത്രത്തിൽ തന്നെയുണ്ട്. ഇയങ് ഉങ് പ്രവർത്തിക്കുന്നിടത്തെന്ന് അർത്ഥം. അതാണ് ഇയങ് ഉവങ്ങോഹോ സ്ഥിതി യയോഹോ. ഇയങ് ഉങ് പ്രവർത്തിക്കുന്നിടത്ത് അങ്ങനെ പ്രവർത്തിക്കാന്നുള്ള ഈകാര ഊകാരാന്തങ്ങൾ. ഇയങ്ങു അങ്ങ് പ്രവർത്തിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ മനസ്സിലാക്കും? ധാതുവാണെന്ന് മനസ്സിലാക്കും. അത് ധാതുവായിരിക്കും. അജസ്വനു ധാതു ബ്രുവാം യുവര് ഇയങ്ങു അങ്ങു പ്രകാരം വരുന്ന ഇയങ്ങു അങ്ങാണ് ഏകാച്ച് സംയോഗമുള്ളിടത്ത്. അവിടെയാണല്ലോ ഇയങ്ങു അങ്ങ് വരുന്നത്. അങ്ങനെയുള്ളിടത്ത് ധാതുവായിരിക്കും. അവിടെ പറയുന്നു അങ്ങനെയുള്ളിടത്ത് നിത്യ സ്ത്രീലിംഗങ്ങളിൽ നദീസജ്ഞ എന്തായാലും വരും. അങ്ങനെ വരുന്നിടത്ത് പറയുന്നു നദീസജ്ഞോ നസ്തഹ പറയുന്നു. ഈകാര ഊകാരാന്തങ്ങൾക്ക് നദീസജ്ഞ വരത്തില്ല. അപ്പൊ നിത്യ സ്ത്രീലിംഗമായിരിക്കണം, ധാതുവായിരിക്കണം, എന്നാലേ ഇയങ്ങു പൊങ്ങു വരൂ. അങ്ങനെയുള്ള സ്ഥലത്ത് നദീസഞ്ജ വരത്തില്ല, പാടെ നിഷേധിക്കുകയാണ്. ഈ ഉദാഹരണം വെച്ചാണ് പറഞ്ഞത്. ശ്രീ നിത്യ ശ്രീലിംഗമാണ്, ധാതുത്വമുണ്ട്, കിബന്ധമാണ്, ഇയങ് പ്രാപ്തമാവും. ഇവിടെ നദീസഞ്ജയെ നിഷേധിച്ചു. നിഷേധിച്ചു കഴിഞ്ഞാൽ സംബോധനയിൽ എങ്ങനെയിരിക്കും? ഹേ ശ്രീ സുഹേ ശ്രീഹി എന്നിരിക്കും. ഹേ ശ്രീ എന്ന് വരത്തില്ല. ഹേ ശ്രീഹി, ഹേ ശ്രീയോ, ഹേ ശ്രീയഹ. അപ്പൊ ഇതെല്ലാം മനസ്സിലിരിക്കണം. നദീസഞ്ജ, ധാതുത്വം, ഇയങ്ങുവങ്ങ്, നദീസഞ്ജയുടെ വിധി, അതിന്റെ വികല്പ വിധി, അതിന്റെ നിഷേധം എല്ലാം ഓർത്തിരിക്കണം. എന്നാല് ഈ ഇത് കറക്റ്റായി പ്രക്രിയ മനസ്സിലിരിക്കത്തുള്ളൂ. പിന്നെ അടുത്ത് വരുന്ന എന്താണ്? ശ്രീ അമ്മന്നിരിക്കുന്നു. ഇവിടെ വാംശസോഹ വരുമോ? എന്തുകൊണ്ട്? അത് കേവലം സ്ത്രീ ശബ്ദത്തിന് വിധിച്ചാണ്, അതിന് ഇതുമായിട്ടൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് എന്തുവരും? ഏത് സൂത്രം പ്രവർത്തിക്കുക? സ്ത്രീ അമ്മന്നിരിക്കുമ്പോൾ അമിപൂർവമാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ എന്തുവരും? ഇവിടെ എന്താ വരുന്നത്? ഇയങ് വരുന്നു. അപ്പൊ എങ്ങനെ വരുന്നു? എങ്ങനെ വരുന്നു? ശ്രീയം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ശ്രീയം. എന്തുകൊണ്ട് അമ്മിപൂർവ്വം വരുന്നില്ല? പരമായതുകൊണ്ട് ഇയങ് വരുന്നു, ശ്രീയം. ശ്രീയവും ഇയങ് വരുന്നു, ശ്രീയഹ ഇയങ് വരുന്നു. അവിടെ എങ്ങും വ്യത്യാസമില്ല. ശ്ര ഇയ അശ്രീയഹ ത്രിയാവനത്തിൽ ശ്ര ഇയ ശ്രീയാ ശ്രീഭ്യാം ശ്രീഭി. ചതുർത്ഥിയിൽ വരുമ്പോ എന്ത് സംഭവിക്കുന്നു? സൂത്രം വരുന്നു ചതുർത്ഥിയിൽ വരുമ്പോ. അവിടെ പറഞ്ഞു, അവിടെ നമ്മൾ പഠിച്ചപ്പോൾ ഉദാഹരണം കിട്ടിയില്ല. അതിന്റെ ഉദാഹരണം ഇതാണ്. എന്താണ് നിധി ഹ്രസ്വശ്ച? എന്താണ് ആ സൂത്രത്തിൽ പറഞ്ഞത്? ഇയങ്ങുവങ് യോങ് സ്ഥിതിർ യോഹോ തൗ ഈ ദൂതൗ ഈ പറഞ്ഞതുപോലെ തന്നെ യോങ് ഓങ് സ്ഥാനം എന്ന് പറഞ്ഞാലും ശരിയല്ലേ. ഈ ദൂതൗ നിത്യസ്ത്രീലിംഗൗ പിന്നെന്തു പറഞ്ഞു നദീസഞ്ഞൗ വാസ്തഹ പിന്നെ കൂടാതെ അടുത്ത് വേറെയാണ് പറഞ്ഞത് ഹർസൂച ഇവർണവർണവും അത് പ്രത്യേകം പറഞ്ഞു ഹ്രസ്വമായ ഇവർണ വർണ്ണങ്ങളെന്ന് പ്രത്യേകം പറഞ്ഞു. ഹ്രസ്വമായ ഇവർണ വർണ്ണം എന്ന് പറയുമ്പോഴത്തേക്ക് ദീർഘം വരത്തില്ലല്ലോ. ദീർഘത്തിന് വേണ്ടി പറഞ്ഞു എന്താണോ അത് ഇയങ്ങുവങ്ങ് വരുന്നതായിരിക്കണം. ഇയങ്ങുവങ്ങ് സ്ഥാനവും എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇയങ്ങുവങ്ങ് സ്ഥിതിർ യോഹോ രണ്ടായാലും ശരിയാണ്. പിന്നെ സ്ത്രീ ശബ്ദമായിരിക്കാൻ പാടില്ല, സ്ത്രീ ശബ്ദത്തെ ഒഴിവാക്കി, സ്ത്രീ ശബ്ദത്തെ വിട്ടാക്കിയ നിത്യസ്ത്രീലിംഗോ ഈ ദൂതു നിത്യസ്ത്രീലിംഗമായ ഈ ദൂത്. ഇവിടെ സ്ത്രീ ശബ്ദത്തെന്നു ഇത് നിത്യസ്ത്രീലിംഗമാണ്, ഈ ദൂതാണ്. പിന്നെ നോക്കേണ്ടത് ഇത് ഇയങ്ങുവങ്ങിന്റെ സ്ഥാനമാണോ, ഇവിടെ ഇയങ്ങു വരുന്നുണ്ടോ, എന്തുകൊണ്ട്, അതുകൊണ്ട് മാത്രമാണോ ധാതു, അതാണ് മുഖ്യം. ധാതു അല്ലാതെ ഇങ്ങ് ഉപയോഗിച്ചതിനാണ്, ധാതു അല്ലാതെ ഇങ്ങ് സ്ത്രീ ശബ്ദം ഏ സൂത്രപ്രകാരം സ്ത്രീയാഹ ധാതു അല്ല വിധിച്ചു, ഈകാരാന്തമാണ്. പക്ഷെ സ്ത്രീ ശബ്ദം എന്ന് പറയുന്നത് ധാതു ആയതുകൊണ്ട് അതിന് ഇയങ് പ്രാപ്തമാകുന്ന ഈ സൂത്രപ്രകാരം അജിഷ്ണു ധാതുക്കളും അതിനെ ഇവിടെ കണ്ടുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഇത് ഹ്രസ്വസ്ഥയിൽ ഇയങ്ങുവങ്ങ് സ്ഥാനവും ഇയങ്ങുവങ്ങ് വരണം. അത് ശ്രീശബ്ദ ഭിന്നമെന്ന് പറഞ്ഞില്ലെങ്കിൽ എന്തുവരും, ഈ ശ്രീശബ്ദത്തിലും നിഷേധിക്കും. നദീശജ്ഞ എന്ന് പറഞ്ഞാൽ നിഷേധിക്കും. സ്ത്രീ ശബ്ദത്തിൽ നദീശജ്ഞ ഉണ്ടോ, ഉണ്ട്. എന്തുകൊണ്ട്, നിത്യസ്ത്രീലിംഗം, സ്ത്രീയും നിത്യസ്ത്രീലിംഗമാണ്. സ്ത്രീ ശബ്ദത്തിന് നിത്യസ്ത്രീലിംഗമായിട്ട് നദീസഞ്ജയുണ്ട്. നിധി ഹ്രസ്വസ്ഥ എന്ന് പറയുന്നതിന് സ്ത്രീ ശബ്ദത്തെ നിഷേധിച്ചില്ലെങ്കിൽ അതിൻ്റെയും അവിടെയും നദീസഞ്ജ വികല്പമായിട്ട് വരും. ആ സൂത്രപ്രകാരം ഏതെങ്കിലും നിധി ഹ്രസ്വസ്ഥ പ്രകാരം നയോങ്ങ സ്ഥാനം അസ്ത്രീ എന്നുള്ള പ്രകാരം നിഷേധിക്കും, നിത്യമായി നിഷേധിക്കും. നിധി ഹ്രസ്വസ്ഥ എന്ന് പറയുന്നത് 1, 4, 6. അനയോങ്ങോ സ്ഥാനവും അസ്ത്രീ എന്ന് പറയുന്നത് 1, 4, 4. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന സൂത്രമാണ് അടുത്ത് വരുന്ന വാമി. കണ്ടല്ലോ, ഇതിൻ്റെ മുമ്പിൽ വരുന്ന സ്ഥാനമാണ് സൂത്രമാണേത് യൂസ്രാക്കും നദി. ഈ സൂത്രങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കണം. യൂസ്ത്രാക്കും നദി എന്ന് പറയുന്ന ഈകാര ഉകാരാന്തങ്ങൾക്ക് നിത്യമായി നദീസഞ്ജ വിധിച്ചു. അവിടെ നിത്യസ്ത്രീലിംഗമെന്നേ പറഞ്ഞുള്ളൂ, അവിടെ ധാതുവായിരിക്കണമെന്ന് പറഞ്ഞോ, ഇയങ്ങുവങ്ങിന്റെ കാര്യമല്ലോ അവിടെ പറഞ്ഞോ, പറഞ്ഞില്ല. പക്ഷെ അടുത്ത് വന്ന നയുങ്ങു സ്ഥാനം അസ്ത്രീ എന്ന് പറഞ്ഞത് നിത്യസ്ത്രീലിംഗം തന്നെ നദീസഞ്ജ വരും, പക്ഷെ അത് ധാതുവാണെങ്കിൽ ഇയങ്ങുവങ്ങ് വരികയാണെങ്കിൽ അതിനങ്ങ് നിഷേധിച്ചു. വാമി പറയുന്ന ആമിലും അതുപോലെ തന്നെ എന്ത് ചെയ്തു, വികല്പമാക്കി. നിധി ഹ്രസ്വസ്ഥ പറയുന്നത് നിത്യസ്ത്രീലിംഗം തന്നെ ഇയങ്ങുവങ്ങ് വരികയാണെങ്കിൽ ഞിത്തുകൾ വരെ വിരിക്കുമ്പം വികല്പമായിട്ട് നദീസഞ്ജ വരും. അത് ധാതുക്കൾക്ക് മാത്രമല്ല അല്ലാത്തതിനും അതിനുവേണ്ടിയിട്ടാണ് ഹ്രസ്വച്ച ഇവർണപൂർണവും. ഉദാഹരണം മതിശബ്ദം, മതി ധാതുവാണോ, ആണോ, കിബന്ധമല്ല, ധാതുവല്ല, ഹ്രസ്വമാണ്. അവിടെയും എന്ത് ചെയ്തു, ഞിത്തുകളിൽ വികല്പമായിട്ട് നദീസഞ്ജ വിധിച്ചതുകൊണ്ട് അവിടെ രണ്ടു രൂപം കിട്ടി. മതേഹേ മത്യാഹ, മതേഹേ മത്യാഹ, മതയേ മത്യൈ, മതോ മത്യാം, ഈ രണ്ടു രൂപം കിട്ടിയില്ലേ. ഇതെല്ലാം മനസ്സിരിക്കുന്നു എന്തൊക്കെയാ സംഭവിക്കുന്നതാണ്. ധാതു നദി, നദീസഞ്ജ നിത്യം, നദീസഞ്ജ വികല്പം, ധാതുത്വം വന്നു കഴിഞ്ഞാൽ ഇയങ്ങ്, ധാതുത്വം വന്ന എണ്ണ, ഇതെല്ലാം ഇരിക്കുന്നു. ധാതു നദീസഞ്ജയെ നിഷേധിക്കുകയും വികല്പമാക്കുകയും ചെയ്യുന്നു. അനയങ്ങ് സ്ഥാനോ അസ്ത്രീ എന്ന് പറയുന്ന നദീസഞ്ജയെ നിഷേധിച്ചു, ഇങ്ങനെ ഹർസ്വസ്റ്റ് വന്നിട്ട് വികല്പം. ഇനി നദീസഞ്ജ നിഷേധിക്കുന്നിടത്ത് പരത്തിൽ എന്തെങ്കിലും പ്രത്യേക നിമിത്തം പറഞ്ഞോ? നിഷേധിക്കുന്നിടത്ത് ഒന്നും പറഞ്ഞില്ല. ഈയങ്ങുവങ്ങ് നിഷേധിക്കുന്ന സൂത്രം എന്നാ ഈയങ്ങുവങ്ങ് സ്ഥാനവും അത്രയും. പരത്തിൽ ഒരു നിമിത്തവും പറഞ്ഞില്ല, പരത്തിൽ ഇന്നത് വേണമെന്ന് പറഞ്ഞില്ല. പക്ഷെ വികല്പമാക്കിയിടത്ത് എന്ത് ചെയ്തു? പരത്തിൽ നിമിത്തം പറഞ്ഞു, ഇത്തായിരിക്കണമെന്ന്. മനസ്സിലായോ? നദീസഞ്ജയെ നിഷേധിച്ചെടുത്ത് പരത്തിലൊരു നിമിത്തവും പറഞ്ഞില്ല എന്ന് വെച്ചാൽ സർവത്ര നിഷേധിക്കും. ശ്രീശബ്ദത്തിൽ സർവത്ര നിഷേധിക്കും നദീസഞ്ജയെ. പക്ഷേ നദീസഞ്ജയെ വികല്പമാക്കിയെടുത്തെന്ന് പറഞ്ഞു, ഞിത്ത് വരമിരിക്കുമ്പോൾ വികല്പമാവും എന്ന് പറഞ്ഞാൽ ശ്രീശബ്ദത്തിന് ഞിത്തുകൾ വരമിരിക്കുമ്പം വികല്പമായി നദീസഞ്ജ വരുമെന്ന് ചുരുക്കം. അതിന് അതാണ് ഗിരി ഹ്രസ്വശ എന്ന് പറയുന്ന സൂത്രത്തിന്റെ വൃത്തിയിലെ പൂർവാർത്ഥം. ഏതുവരെയുള്ള ഭാഗം? ഇയങ്ങും സ്ഥാനവും സ്ത്രീശബ്ദ ഭിന്നവും നിത്യസ്ത്രീലിംഗവും ഈദു തൗ. ഇത്രയും ഈ ശ്രീശബ്ദം പോലെയുള്ള സ്ഥലങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നദീസഞ്ജു നസ്തഹ. അത് കഴിഞ്ഞിട്ട് ഹ്രസ്വജ ഇവർണു ഊർണു സ്ത്രീയാം സ്ത്രീലിംഗത്തിൽ. അവിടെ നിത്യസ്ത്രീലിംഗം എന്ന് പറഞ്ഞോ? പറഞ്ഞോ? ഇല്ല. ധാതു ആയിരിക്കണമെന്ന് പറഞ്ഞോ? അതും പറഞ്ഞില്ല. മതിശബ്ദം അവിടെ വികല്പമായിട്ട് നദീസഞ്ജ വന്നു. വികല്പമായി നദീസഞ്ജ വന്നു കഴിഞ്ഞാൽ എന്താ വരുന്നത്? ഞിത്തുകളിൽ വികല്പമായിട്ട് നദീസഞ്ജ വന്നു കഴിഞ്ഞാൽ സൂത്രങ്ങൾ ആണ്ദ്യഹ അടച്ച അത് വരും. ആണ്ദ്യഹ അടച്ച വരും. പിന്നെ ഇവിടെ ശ്രീശബ്ദത്തെ സംബന്ധിച്ചിടത്തോളം അത് ധാതു ആയതുകൊണ്ട് എന്ത് വരും? ഇയങ്ങും വരും. അപ്പൊ ചതുർത്ഥി വനുള്ള രൂപം ഇനി എങ്ങനെ ഒരു ശ്രു യു ആ എ ചതുർത്ഥിയിൽ ആ എ ഐ ശ്രു യു ശ്രീ ഐ നദീസഞ്ജ ഒന്നുണ്ട്. അങ്ങനെ വരും ശ്രീ ഐ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നദീസഞ്ജ വന്നില്ലെങ്കിലോ ഗിസഞ്ജ വരുമോ? എന്തുകൊണ്ട്? ഹ്രസ്വമല്ല, ദീർഘമാണ്. പിന്നെ വേറൊന്നും വരാനില്ല. ശ്രീ ഇവണിച്ച് വരുമോ? ശ്രീ എ എന്നിരിക്കുന്നിടത്ത് ഇവണിച്ച് വരുമോ? ഇയങ്ങ് വരും. അതിനാ വരാം, പക്ഷെ അതിനെ ബാധിച്ചുകൊണ്ട് എന്ത് വരും? ഇയങ്ങ് വരും. ശ്രീയേ ശ്രീഭ്യാം ശ്രീഭ്യ പഞ്ചമിയിലും ഷഷ്ടിയിലും ഇതുപോലെ നയും ഉവങ് സ്ഥാനു അസ്ത്രീ എന്ന് പറഞ്ഞ് ആദ്യം നദീസഞ്ജയെ നിഷേധിക്കും. അത് നാലാമത്തെ സൂത്രമാണ്. ഉടനെ അവിടെ എന്തുവരും? ആറാമത്തെ സൂത്രം വന്നിട്ട് വികല്പമാക്കും പരം. എന്തുവരുന്നു? ഗിരി ഹർസജ പ്രകാരം വികല്പമായി നദീസഞ്ജ വരും. നദീസഞ്ജ വരുമ്പോൾ ഇയങ്ങ് വരും, ധാതുവായതുകൊണ്ട് ആണ്ദ്യാഹ വരുന്നു, ആടച്ച വന്നു. ശ്രിയാഹ വരാത്ത പക്ഷത്തില് നദീസഞ്ജ വരാത്ത പക്ഷത്തിൽ നദി സഞ്ജ ഇല്ല. പക്ഷെ ഇയങ്ങ് ധാതുത്വം അപ്പോഴും ഉണ്ട്. ധാതുത്വം നശിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോ ശ്രിയാഹ ശ്രിയാഹ രണ്ടു രൂപം വന്നു. ശ്രിയാഹ ശ്രിയഹ ഇയങ്ങ് വരുന്ന വർഷത്തിൽ, നദീസഞ്ജ ഇല്ലാത്ത വർഷത്തിൽ ഇയങ്ങ് വന്നു അസ് ശ്രീയഹ. നദീസഞ്ജ വരുന്ന വർഷത്തിൽ ആടച്ച വരുന്നു, അതുകൊണ്ടാണ് ദീർഘം വന്ന് ശ്രീയാഹ അല്ലെങ്കിൽ ശ്രീയഹ. ശ്രീ ഓസ് അവിടെ നദീസഞ്ജ ഉണ്ടോ? നിഷേധിച്ചു കഴിഞ്ഞു. നദീസഞ്ജ ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും സൂത്രം പ്രവർത്തിക്കുമോ? നദീസഞ്ജ ഉണ്ടെങ്കിൽ ഏതെങ്കിലും സൂത്രം പ്രവർത്തിക്കുമോ എന്നാ ചോദിച്ചു. ഒരു സൂത്രം പ്രവർത്തിക്കാനില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ വിശേഷിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇയങ്ങ് വരും. എന്തുകൊണ്ട്? ധാതു ആയതുകൊണ്ട്. ഏ സൂത്രപ്രകാരം? ഇപ്പോ ശ്രീ ഓ ശ്രീയോഹോ ഷഷ്ടി ബഹുവചനത്തിൽ നദീസഞ്ജയെ നിഷേധിക്കുക. സൂത്രം ഇന്ന ഇയങ്ങ് സ്ഥാനവും സ്ത്രീയങ്ങ് വരുന്നതുകൊണ്ട് നദീസഞ്ജയെ നിഷേധിക്കും. പക്ഷെ നിധി ഹ്രസ്വശ ഇവിടെ പ്രവർത്തിക്കുമോ? ഞിത്തില്ല. പക്ഷെ ഇവിടെ പ്രവർത്തിക്കാനാണ് അടുത്ത സൂത്രം എന്താണ്? വാമി ഇയങ്ങുവങ് സ്ഥാനോ സ്ത്രാഖ്യോ യു ആമി വാ നദീസഞ്ജോ സ്തഹ നദു സ്ത്രീ. ഇപ്പൊ സ്ത്രീയെ ഒരുപാട് സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് പാണിനി. സ്ത്രീകൾക്ക് അതുകൊണ്ട് വളരെ കടപ്പാട് പാണിനിയോട് വേണം. എവിടെ നിന്നൊക്കെ രക്ഷപ്പെടുത്തി? ഇത് റിസർച്ച അവിടുന്ന് രക്ഷപ്പെടുത്തി. നയുങ്ങ സ്ഥാനു അസ്ത്രീ അവിടുന്ന് രക്ഷപ്പെടുത്തി. വാമി അവിടുന്ന് രക്ഷപ്പെടുത്തി. അതുകൊണ്ട് എന്ത് വരുന്നു? ഇവിടെ വികല്പം വരുന്നില്ല. ഇവിടെ എന്താ പറയുന്നത്? ഇയങ്ങു വരാമെന്നുള്ള സ്ഥാനം യോജിക്കുമല്ലോ. ഇയങ്ങ് വരുമല്ലോ ഇവിടെ. അപ്പോ സ്ത്രീക്ക് യോജിക്കുന്നു. പിന്നെ എന്താണ് സ്ത്രാഖ്യം എന്ന് വെച്ചാൽ നിത്യശ്രീലിംഗം. നിത്യശ്രീലിംഗമാണല്ലോ. പിന്നെ പറയുന്നു യു ഈ അല്ലെങ്കിൽ ഊ, ഇത് ഈ ആണല്ലോ. ആമി ആമ പരവത്തിലിരിപ്പുണ്ടല്ലോ. വാ നദീസഞ്ജോ വികല്പമായിട്ട് നദീസഞ്ജം വരും. എല്ലാ നിമിത്തങ്ങളും ഒത്തുവരുമ്പോൾ ഇവിടെ വന്നുവരും. ശ്രീ ആന്നിരിക്കുന്നിടത്ത് വികല്പമായിട്ട് നദീസഞ്ജം വരും. എന്തൊക്കെയാണ് നിമിത്തങ്ങൾ പറഞ്ഞ? ഒന്ന്, ഇയങ്ങോ ഓങ്ങോ പ്രാപ്തമാകണം. അതിവിടെ പ്രാപ്തമാകുന്നു. എന്തുകൊണ്ട്? ധാതുവായതുകൊണ്ട്. പിന്നെ സ്ത്രാഖോ നിത്യശ്രീലിംഗം. ഈ അല്ലെങ്കിൽ ഊ ആയിരിക്കണം. ഇവിടെ എന്താണ്? ഈ പരത്തിൽ എന്ത് വേണം? ആമ വികല്പമായിട്ട് നദീസഞ്ജ വിധിച്ചു കഴിഞ്ഞു. നദീസഞ്ജ വന്നു കഴിഞ്ഞാൽ എന്തുവരും? അതാണോ വരുന്നത്? നദ്യാവോ നൊട്ട് ശ്രീ നാം നാമി ദീർഘമുണ്ട്. എന്തായാലും നത്വം കൂടെ വരുമ്പോൾ എന്തായി? ശ്രീ നാം. പക്ഷെ ഇത് വികല്പമാണ്. ഇത് വരാത്ത പക്ഷത്തിൽ ശ്രീ ആം നരിക്കുമ്പോൾ നദീസഞ്ജ അല്ലെങ്കിൽ ഏത് വരും? ഇയങ്ങും ധാതു ആയതുകൊണ്ട് അജിഷ്ണു ധാതു ബ്രുവാം ഇവരിയങ്ങുങ്ങ് ഇയങ്ങുന്ന് ശ്രീ ആം ശ്രീയാം അങ്ങനെ വരുന്നു. വിത്തുകളിലെല്ലാം ഗിരി പ്രസവിച്ച വികല്പമായിട്ട് നദീസഞ്ജ വിധിക്കുന്നു. അതുകൊണ്ട് സപ്തമി ഏകവനത്തിൽ ശ്രീ പരത്തിലെന്തിരിക്കുന്നു? ഇങ്ങനെ ഇരിക്കുമ്പം നദീസഞ്ജ വരുന്ന പക്ഷത്തിൽ എന്ത് വരുന്നു? ഏരാം നദ്യ നിഭ്യ ആണ്നദ്യ ആടസ് വന്നിട്ട് രൂപം അങ്ങനായി ആം ശ്രീ ആം വന്നിരിക്കുന്നിടത്ത് എന്തുവരും? എന്തുവരുന്നു? എന്താ വരുന്നത്? സൂത്ര ഇയങ് വരുന്നു. എന്തുകൊണ്ട്? ധാതുവായതുകൊണ്ട്. ഏത് സൂത്രം? അജിസ്ല ധാതു ശ്രീയാം. ഇത് വരാത്ത പക്ഷത്തിൽ ശ്രീ ഈന്നിരിക്കുമ്പോഴത്തേക്ക് ഏത് സൂത്രം മാത്രമേ വരൂ? ഏതാണ്? ഏതാണ് സൂത്രം? ഏതെന്ന് വെച്ചപ്പോ ഇയങ്ങു അജിസ്ലു ധാതു ദ്രുവാം യോരിയങ്ങു ഇയങ്ങുന്നു ശ്രീയു ഈ ശ്രീ ശ്രീയാം ശ്രീ ശ്രീയോഹോ ശ്രീഷു. അപ്പോ ശ്രീ ശബ്ദത്തെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയിലിരുന്നാലേ പ്രക്രിയ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. മുമ്പ് പഠിച്ച പല സൂത്രങ്ങളും ഓർമ്മയായിരിക്കും. വിശേഷിച്ചും യൂസ്ത്രാക്യൂ നദി, പിന്നെ അതിനെ നിഷേധിക്കുന്ന നയുങ് ഉങ്ങു സ്ഥാനു വസ്ത്രി, പിന്നെ അതിനെ വികല്പമാക്കുന്ന ഗിരിഹ്രസ്വശ, പിന്നെ ആമിനെ വികല്പമാക്കുന്ന വാമി. അതെല്ലാം ക്രമമാണ് സൂത്രങ്ങൾ. അത്രയും ഓർത്തിരിക്കും. ഈ സൂത്രങ്ങൾ ഇത്രയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ശ്രീശബ്ദത്തിന് യൂസ്ത്രാഖ്യു നദി പ്രകാരം നദീസഞ്ജ വിധിച്ചു. നയുങ് വങ് അസ്ഥാനോ നയുങ് സ്ഥാനോ വസ്ത്രി നിഷേധിച്ചു. നീതി വികല്പമാക്കി, വാമി വികല്പമാക്കി. അപ്പൊ ഈ നയുങ് സ്ഥാനോ വസ്ത്രി എന്ന് പറയുന്ന നിഷേധം കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടായത്? ഈ സൂത്രം കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി? ഈ സൂത്രം വേണ്ടായിരുന്നല്ലോ നീതി ഹ്രസ്വശ പ്രകാരം. പിന്നെ ആ ഒരേ ഒരു പ്രയോജനം സംബോധനയില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ സൂത്രം. മനസ്സിലായോ? പാണിനിയുടെ ബുദ്ധി പ്രവർത്തിക്കുന്ന എങ്ങനെയെന്ന് നോക്കണം. വാസ്തവത്തിൽ എന്നെ താനു അസ്ത്രീ എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു സ്ഥലം ഒഴികെ വേറൊരിടത്തും പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. സംഭവിക്കുന്നവിടെ സംബോധനയിൽ ഹ്രസ്വം വരുന്നില്ല, അമ്പാർത്തം നദീർഘസ്വം പ്രവർത്തിക്കുന്നില്ല. ബാക്കി എല്ലായിടത്തും നദീകാര്യങ്ങൾ വരുന്നുണ്ട്. നിഷേധിച്ചാലും ബാക്കി നദീകാര്യങ്ങൾ വരുന്ന ഒന്ന് ഞിത്തുകളാണ്, മറ്റൊന്ന് ആമാണ്. ആമിലാണെങ്കിൽ ഏത് സൂത്രം വരും? ബസ്മദ്യാവും നൊട്ട് വരും. ഗിത്തുകളിലാണെങ്കിൽ ഏത് വരും? ആൺനദ്യഹ ആടസ്വന് നേരാം നദ്യം നീബ്യഹ. അപ്പൊ അവിടെയൊക്കെ നദീസഞ്ജയെ നിഷേധിച്ചെങ്കിലും കാര്യങ്ങൾ നടന്നു, നദീകാര്യങ്ങൾ വന്നു. ആമിന് വികല്പമായിട്ടാണെങ്കിലും നദീകാര്യം വന്നു. പിന്നെ ആ നിഷേധം കൊണ്ടുള്ള പ്രയോജനം എവിടെയാണ്? അതാണ് പാണിനി ഉത്സർഗ അപവാദ രീതിയിൽ സൂത്രങ്ങളെ ക്രമീകരിച്ചിരിക്കുന്ന അതിനു വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പാണിനി സൂത്രം ഉണ്ടാക്കണം എന്താണ്? സമ്പുദ്ധി നദീസഞ്ജയെ നിഷേധിക്കണം, അങ്ങനെ ഒരു സൂത്രം ഉണ്ടാക്കിയാലും മതി. പക്ഷെ അങ്ങനെ വരുമ്പോൾ എന്താണ്? നയ്യവും സ്ഥാനവും ഇത് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് എടുക്കാൻ ഒക്കത്തില്ല. അസ്ത്രീ അസ്ത്രീ പറയാതിരിക്കാൻ പറ്റുമോ? അസ്ത്രീയുടെ ആവശ്യം വേറെ എവിടെയെല്ലാം വന്നു? ഇതി ഹിർസ്വസ്ഥയിലും വാമിയിലും വന്നു, ഇവിടെയൊക്കെ വന്നില്ലേ? അജിസ്സിനു ധാതുബ്രയോരിയും അവിടെ വന്നില്ലേ? അല്ല, അതിൽ അവിടെ വന്നിട്ടില്ല, അവിടെ വന്നിട്ടില്ല, ഇവിടെയൊക്കെ വന്നു. ഇതി ഹിർസ്വസ്ഥ. അപ്പോൾ അതിന് ഈ 1, 4, 4 അസ്ത്രീ വേണം. ഇയങ്ങു സ്ഥാനം എന്നുള്ള കൂടിയേ തീരൂ. കാരണം എന്തുകൊണ്ട്? അത് വാമിയിൽ അതിൻ്റെ ആവശ്യമുണ്ട്, ഇതി ഹിർസ്വസ്ഥയുടെ ആവശ്യമുണ്ട്. അപ്പൊ പാണിനിയുടെ തല എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾക്ക് ഈ ഒരു തല പോലെ, രാവണന്റെ തല പോലെ 10 പറ്റത്തില്ല. അതുകൊണ്ട് ആരും ചിന്തിച്ച് തല പോച്ചു കളയരുത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പാണിനി എങ്ങനെ ചിന്തിച്ചു എന്നൊന്നും ചിന്തിക്കാൻ പോണ്ട, ഇതൊന്നും മനസ്സിലാക്കാൻ മാത്രം ശ്രമിച്ചാൽ മതി. ഇത് മനസ്സിലാക്കി കഴിയുമ്പം തന്നെ നമ്മളെ തല വെടി തീരും. പിന്നെ പാണിനിയുടെ തലയെക്കുറിച്ച് ചിന്തിക്കാൻ അവിടെ ഒന്നും കാണത്തില്ല. എങ്ങനെയാണ് പാണിനിയുടെ സൂത്രരചന എന്നുള്ളത്. ഇപ്പം നയങ്ങും സ്ഥാനവും അസ്ത്രീ എന്നുള്ളതുകൊണ്ട് നിഷേധിച്ചു. ആ നിഷേധം ഫലത്തിൽ പക്ഷെ ഒരിടത്തേ ഉള്ളൂ. എന്നാ പാണിനി സമ്പുദ്ധിയിൽ നിഷേധിച്ചോ? നിഷേധിച്ചതില്ല. അവിടെയാണ് സമ്പുദ്ധിയിൽ പാണിനി നിഷേധിച്ചില്ല, ഫലത്തിൽ അവിടെയായി. അതാണ് ഇങ്ങനെ അപവാദം, ഒതുക്കി ഒതുക്കി ഒതുക്കി ഒരു സ്ഥലത്ത് കൊണ്ടു വയ്ക്കുക. അതാണ്. എന്നാൽ വാമിയിൽ വികല്പമായിട്ട് വന്നു, ഗിരിഹ്രസ്വസ്യ വികല്പമായിട്ട് വന്നു, അവിടെ എല്ലാം കാര്യങ്ങൾ വന്നു. അങ്ങനെ വരും. ശ്രീഹി പിന്നെ അവിടെയെല്ലാം സ്ത്രീ ശബ്ദത്തെ നിഷേധിക്കുകയായിരുന്നെങ്കിലോ ഇതെല്ലാം സ്ത്രീ ശബ്ദത്തിന് വന്നത്. കാരണം സ്ത്രീ ശബ്ദത്തിന് ഇയങ് വിധിക്കുന്നു, ധാതു അല്ലാതെ ഇയങ് വിധിച്ചു. ഇയങ് വിധിച്ചു കഴിഞ്ഞാൽ നയ്യങ്ങ് സ്ഥാനവും എന്ന് മാത്രം പറഞ്ഞാൽ സ്ത്രീ ശബ്ദത്തെ നിഷേധിക്കും. വാമി വികല്പമാക്കും, ഗിരിഹ്രസ്വസ്യ അവിടെ വികല്പമാക്കും. അങ്ങനെയുണ്ട്, ഇയങ് സ്ഥാനമായതുകൊണ്ട്. ഇതെല്ലാം ചെയ്യുന്ന എങ്ങനെ? ലോകത്ത് ഇങ്ങനെ രൂപങ്ങൾ പ്രചരിച്ചിരിക്കുന്നുണ്ട്, അതാണ് നമ്മുടെ മനസ്സിൽ ഇരിക്കേണ്ട കാര്യം. പാണിനി കർത്തൃവുമായിട്ടിവിടെ ഒന്നും ചെയ്തിട്ടില്ല. ലോകത്ത് പ്രയോഗത്തിൽ വരുമ്പോൾ ശ്രീ ശബ്ദത്തിന് ശ്രീയൈ ശ്രീയേ ശ്രീണാം ശ്രീയാം ഇങ്ങനെയൊക്കെ ഈ രണ്ട് രൂപങ്ങളുണ്ട്. ആ രൂപങ്ങളെ സാധൂകരിക്കാൻ വേണ്ടിയിട്ടാണ് സൂത്രങ്ങൾ ഉണ്ടാക്കിയത്. അതിനുവേണ്ടിയിട്ടാണ് ഇത്ര സൂത്രം ഉണ്ടാക്കിയത്. സൂത്രജാലം, സൂത്രം എന്ന് പറയുന്നൊരു വലയെ പോലെയാണ്. അതിൻ്റെ അകത്ത് കുരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പുറത്തു വരുന്ന അത്ര എളുപ്പമുള്ള കാര്യമില്ല. അത്രയും ബുദ്ധി ഉണ്ടെങ്കിലേ പുറത്തു വരാൻ പറ്റും. ഇപ്പൊ ഈ കാലം കഴിഞ്ഞു. വരാം. ഇതുപോലെ ഈ കാലാന്ത ശബ്ദങ്ങൾ പിന്നെ ഇപ്പൊ തന്നെ അടുത്ത് വരുന്നു. ഭ്രൂ ശബ്ദം വരും. ഭ്രൂ ശബ്ദ ഊകാരാന്തം അവിടെ എഴുതിയിട്ടുണ്ട്. ശ്രീവത് കഴിഞ്ഞിട്ട് ഭ്രൂ ശബ്ദം വരും. അത് വ്രീഹി വരുന്നില്ലേ അവസാനം? ഹ്രീ ഹ്രീ എന്ന് പറയുന്നത് ഇതുപോലെ വരും. പക്ഷെ അവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉണാതി നിഷ്പന്നമാണ്. ധീ ശ്രീ ശ്രീ നാം ഉണാദിഷു. അപ്പോ അതിന് ശ്രീയുമുണ്ട്, പക്ഷെ അത് അഷ്ടാധ്യായനം ശ്രദ്ധിക്കും, അതാണ് പ്രത്യേകത. ശ്രീ ശബ്ദം എന്ന് പറഞ്ഞാൽ ഉണാദിയിലും വരും അഷ്ടാധ്യായനും വരും. ഉണാദിയിലാണ് വരേണമെങ്കിൽ ധാതുത്വമില്ല, ഇവിടെ വരുമ്പോൾ ധാതുത്വമുണ്ട്, ആ പ്രത്യേകതയുണ്ട്. അങ്ങനെ പ്രത്യേകതയുണ്ട്. ഹ്രീ എന്ന് പറയുന്ന ഉണാദി വരുന്നതാണ്, അപ്പൊ ധാതുത്വമില്ല അവിടെ. ഭ്രൂവിൽ എന്ന് പറയുന്നത് വർണ്ണാന്തം ഒന്നേ ഉള്ളൂ, അതിന് ധാതുത്വമുണ്ട്, ഉകാരാന്തവും. ഇതുപോലെ തന്നെ ഒരു രൂപങ്ങൾ അടുത്തു വരുന്നത് എന്താണ്? ഉകാരാന്ത ധേനുശം. ഉകാരാന്തത്തിൽ സ്ത്രീലിംഗ ശബ്ദങ്ങൾ കുറവാണ്. ഉകാരാന്തങ്ങൾ മിക്കവാറും എല്ലാം പുല്ലിംഗ ശബ്ദങ്ങളാണ്. സ്ത്രീ ശബ്ദം കൊണ്ട് കുറവാണ് ഉകാരാന്തത്തിൽ. സ്ത്രീലിംഗമായി വരുന്നതാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശബ്ദം. ഏതാണ്? രജ്ജു. അതിനെങ്കിൽ പിന്നെ നമുക്ക് പിടിച്ചു നീക്കാൻ പറ്റത്തില്ല. ആ രജ്ജു ഉകാരാന്ത സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് അതൊരിക്കലും മറക്കരുത്. ധേനു ശബ്ദത്തിന്റെ രൂപങ്ങൾ എങ്ങനെ വരും? മതിവത്ത്. മതിവത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സൂത്രം ഓർക്കേണ്ടത്? പോയോ? ഗതി പ്രസവിച്ച ഇകാരാന്തമായതുകൊണ്ട്, ഉകാരാന്തമായതുകൊണ്ട് വേറെ ഏത് സൂത്രം വരും? ഗിസജ്ഞ. ശേഷോഗ്യസഗി ഗിസഞ്ജയുണ്ട്. എന്നാൽ നിധി ഹ്രസ്വപ്രകാരം എന്തുണ്ട്? നദീസഞ്ജയുണ്ട്. അപ്പൊ ഇത് രണ്ടും വരുമ്പോഴത്തേക്ക് ഗിത്തുകളിലെല്ലാം എന്തുവരും? രണ്ട് രൂപം വരും. അങ്ങനെ വരും. സപ്തമി ഏകവനത്തിൽ ഗിസഞ്ജ വരുമ്പോഴത്തേക്ക് എങ്ങനെ വരും? അച്ഛഗേഹെ. അതേസമയം നദീസഞ്ജ വരുമ്പോ എന്തുവരും? ഇതുദ്ഭ്യാം വരുമോ? ഇതുദ്ഭ്യാം എന്ന് പറയുന്ന സൂത്രം വരുമോ? ആ പിന്നെ അതല്ലേ പറയേണ്ടത്, അതാണോ വരുന്നത്? അതെന്തുകൊണ്ട് വരുന്നില്ല? ഔത്ത്. ഔത്ത് അതിനെ തടയും. അപ്പൊ എന്തൊരു ഇതുദ്ഭ്യാം. അപ്പോ മതിശബ്ദം പോലെ ധേനുവിന്റെ രൂപങ്ങൾ വരുമ്പോ എങ്ങനെ പറയും? ധേനുഹു, ധേനു, ധേനവഹ. സംബോധനയില് ഹേ സൂത്രം ഏത്? ഹ്രസ്വസ്യ ഗുണ. ഗുണം വന്നു കഴിഞ്ഞാൽ ഏ ഹ്രസ്വാ ഹേ ധേനോ. പ്രഥമാഭുവനത്തിലെ സൂത്രം വന്നു. പ്രഥമാഭുവനത്തിൽ ജസിച്ച ധേനു ധേനു ധേനവഹ ഹേ ധേനു ഹേ ധേനു ധേനവഹ. അടുത്ത ധേനം ധേനു ധേനും ധേനു ധേനുഹു. ഏത് വന്നില്ല? നപുംസി വന്നില്ല. തൃതീയ ഗവനത്തിൽ ധേന്വ. ഏത് വന്നില്ല? അങ്ങോന അസ്ത്രീയ വന്നില്ല. ധേന്വ ധേനുഭ്യാം ധേനുഭൂമി. ചതുർത്ഥി ഏകദിനത്തിൽ വരുമ്പോഴത്തേക്ക് നദീസഞ്ജ വിധിക്കുന്ന സൂത്രം വികൽപ്പം വിധിച്ചപ്പോ ഏതൊക്കെ വരുന്നു? ആണ്ണദ്യ അടച്ച വന്നിട്ട് എന്തുവരും? ധേന്വൈ. അത് വരാത്ത പക്ഷത്തിൽ ഗീർഗിതി, ഗീർഗിതി വന്നിട്ട് ധേന ധേന ധേനവേ ധേനുഭ്യാം ധേനുഭ്യ. പഞ്ചമിയിലും ഷഷ്ടിയിലും വികല്പായി നദീസഞ്ജ ഒന്ന്, നിധിഹ്രസ്വപ്രകാരം ഉൾപ്പെട്ട് നദീസഞ്ജ വരുമ്പം ആണ്ണദ്യ അടച്ച വന്നിട്ട് ധേന്വാഹ ധേന്വാഹ. നദീസഞ്ജ വരാത്തപ്പോ വിസഞ്ജ വന്നിട്ട് ഗീർഗിതി നസിംഗസോസ്റ്റ. ഇപ്പൊ എന്തോരും ധന്നുഹു എണ്ണു വരുന്നു എല്ലായിടത്തും. ധന്നുഹു ധന്നുഹു ഷഷ്ടി ദിവനത്തിൽ ധനുവോസ് എന്ത് വരുന്നു? ധനുഹോ ഷഷ്ടി ബഹുവനത്തിൽ ധനു ആം എന്നിരിക്കുമ്പോ ഇതി ഹ്രസ്വിച്ച് അവിടെ പ്രവർത്തിക്കുമോ? ഇല്ല. ഓങ് സ്ഥാനു അസരി പ്രകാരം നദീസഞ്ജ നിഷേധിക്കുമോ? ധാതുവല്ല, അതുകൊണ്ടത് നിഷേധിക്കില്ല. ഇപ്പൊ നദീസഞ്ജ വരുന്ന വർഷത്തിൽ എന്തുവരും? നൊട്ടു വന്ന് ദീർഘം വന്നിട്ട് ധനുനാം. നദീസഞ്ജ വരാത്ത വർഷത്തിൽ വിസഞ്ജ വരുമ്പോ രൂപം എങ്ങനെ വരും? ധനുനാം. വിശേഷസൂത്രം ഒന്നും വിധിച്ചിട്ടില്ല. പ്രസംഗദ്യാവോ നൊട്ട് ദീർഘം വന്നു ധനുനാം. സപ്തമി യോഗത്തിൽ വിസഞ്ജ വരുമ്പോ, അല്ല നദീസഞ്ജ വരുമ്പോ ഇതുദ്ഭ്യാം, ഇതുദ്ഭ്യാം നദീസഞ്ജകാഭ്യാം വരസ്യ ഞേരാം വന്നുവരുന്നു ധേനു ആം. അണ്ണദ്യോ അടസവൃദ്ധി വന്നിട്ടു ധന്വാം. ധേനു ഇങ്ങനെയിരിക്കുമ്പോ വിസഞ്ജുള്ളപ്പോ പഴയ സൂത്രങ്ങൾ ഒക്കെ ഓർത്തിരുന്നാൽ സംഗതി പ്രക്രിയ വളരെ എളുപ്പം. പഴയ സൂത്രങ്ങൾ ഓർത്തിരുന്നെങ്കിൽ രൂപം കാണാതെ പഠിക്കുക. എന്തായാലും രൂപങ്ങൾ അറിഞ്ഞേ പറ്റും സംസ്കൃതം പഠിക്കുന്നവർക്ക്. ഒന്നുകിൽ രൂപങ്ങൾ മനഃപ്പാഠം ചെയ്യുക, അല്ലെങ്കിൽ സൂത്രവും പ്രക്രിയയും ഓർത്തിരിക്കുക. ഇനി സൂത്രവും പ്രക്രിയയും ഓർത്തിരുന്നാലും രൂപം മനഃപ്പാഠം ചെയ്യുന്നതാണ് നല്ലത്. കാരണം രൂപം ഓർക്കുമ്പോൾ ഈ സൂത്രങ്ങളെല്ലാം ഓർത്തുകൊണ്ട് വരാൻ താമസം പിടി. സ്വയം രൂപം അറിഞ്ഞിരുന്നാലോ ധേനു ധേനു ധേനവഹ ജസിജവരും ഇല്ലയെന്നൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. പിന്നെ സൂത്രങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്കതിൽ വ്യക്തത വരും, ഉറപ്പ്. ഇവിടെ മറ്റൊന്നും വരാൻ വഴിയില്ല. ജസിജ എന്നൊരു സൂത്രം അറിഞ്ഞിരുന്നാൽ ധേനവഹ എന്നേ വരത്തുള്ളൂ ഉറപ്പിക്കാം. ധേനൂഹ് വരുമോ ധേനുവിനെന്നുവരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഗുരു ഗുരു ഗുരു ഗുരുവിനെന്നു വന്നു, ധേനും ധേനു ധേനുവിനെന്ന് എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചാൽ സൂത്രം അറിഞ്ഞിരുന്നാലേ പറ്റും നിയമം. അല്ലെങ്കിൽ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള സമാനം പറയാൻ പറ്റത്തില്ല. അപ്പൊ ധേനു ശബ്ദവും കഴിഞ്ഞു, ഇക്കാരാന്തം കഴിഞ്ഞു, ഉക്കാരാന്തം കഴിഞ്ഞു, ആ ഈ ഊണ് കഴിഞ്ഞ് പിന്നെ അടുത്ത് വരുന്ന ഏതാണ്? അതൊന്നും അടുത്ത് വരും, ഉകാരം വരും, അടുത്ത് ഉക്കാരാന്തം വരുന്നു. ഉക്കാരാന്തം തന്നെ അടുത്ത് വരുന്നു. ഉക്കാരാന്തം എന്ന് പറയുന്നത് നമ്മുടെ പഴയ ആള് വീണ്ടും വരും. നമുക്ക് ഏറ്റവും വളരെ പ്രിയപ്പെട്ട ആൾ ആരാണ്? ക്രോഷ്ഠ. ക്രോഷ്ഠ ശബ്ദം എന്ന് പറയുന്നത് നമ്മളവിടെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച ഒരു ശബ്ദമാണ്. ഏതൊക്കെ സൂത്രങ്ങളാണ് അവിടെ വന്നത്? ത്രിജ്യോത്ക്രോഷ്ഠു, പിന്നെ സ്വാനേസാഞ്ച, പിന്നെ അത് മാത്രമാണോ? വേറെയും വന്നില്ലേ? ഋതുവങ്ങി സർവനാമസ്ഥാനയോഹോ, പിന്നെ അത്ര തിരച്ചു വന്നു, പിന്നെ വിഭാഷാ തൃതീയാദുഷു അജി. ഒരുപാട് കഷ്ടപ്പെടുത്തിയ ഒരു ശബ്ദമാണെങ്കിലും ഇവിടെ യാതൊരു കഷ്ടപ്പാടും ഇല്ലാതെ കടന്നു പോകുന്നുണ്ട്. എന്താണ് സ്ത്രീയാംച? സ്ത്രീവാചി ക്രോഷ്ഠ ശബ്ദ ത്രിജ്വന്തവത് രൂപം ലഭതേ. അതായത് ത്രിജ്വത്ക്രോഷ്ഠു എന്ന് പറയുന്നത് സ്ത്രീലിംഗത്തിനും വരും, ക്രോഷ്ഠു എന്ന് പറയുന്നതിനും ഉണ്ട് ആണും പെണ്ണും. പെണ്ണ് ക്രോഷ്ഠു എന്ന് പറയുന്നതും ത്രിജ്വന്തം വരുമെന്നർത്ഥം. ആണ് സ്ത്രീവാചി ക്രോഷ്ഠ ശബ്ദ ത്രിജ്വന്തവത് രൂപം ലഭതേ. സ്ത്രീവാചകമായ ക്രോഷ്ഠ ശബ്ദം ത്രിജ്വന്തമാവെന്ന് പറയുമ്പോൾ ക്രോഷ്ഠു എന്തായി മാറും? ക്രോഷ്ഠ എന്നാവും. ക്രോഷ്ഠ എന്ന് ആയിക്കഴിഞ്ഞാൽ പിന്നെ കഷ്ടപ്പാടില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് സ്ത്രീ പ്രത്യയത്തിൽ ഒരു സൂത്രം വരുന്നുണ്ട്. ഇത് ഈ പ്രകടനത്തിലുള്ള എല്ലാ സ്ത്രീ പ്രത്യയം, അതായത് ഒരു ശബ്ദത്തിനെ സ്ത്രീത്വത്തെ കാണിക്കാൻ വേണ്ടി വിരിക്കുന്ന ഒരു സൂത്രമാണ് അടുത്ത് പ്രത്യയം വിരിക്കുന്നതാണ്. ഋന്നേഭ്യോ നീപ്, ഋതന്തേഭ്യോ നാന്ദേഭ്യസ്ഥ സ്ത്രീയാം നീപ്പ്. ഇതുപോലെ സ്ത്രീ പ്രത്യയത്തെ വിധിക്കുന്ന സൂത്രം നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അജാദ്യദഷ്ടാപ്പ്. സ്ത്രീത്വത്തെ കാണിക്കാൻ ടാപ്പ് വിധിക്കുന്നു. ഇപ്പൊ സ്ത്രീത്വത്തെ കാണിക്കാൻ വേണ്ടി നീപ്പ് വിധിക്കുന്നു. ഏതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇർദന്ത ശബ്ദങ്ങൾ ഏതായാലും ശരി, എല്ലാ ഇർദന്ത ശബ്ദങ്ങളിൽ നിന്നും നകാരാന്ത ശബ്ദങ്ങളിൽ നിന്നും നീപ്പ് വരും. നീപ്പ് വന്നുകഴിഞ്ഞാൽ നകാരം പോവും, പകാരം പോവും, ശേഷിക്കുന്ന എന്താണ്? ഈ ഇവിടെ ചേർക്കുക. ഇവിടെ ക്രോഷ്ടു എന്നാണ് ആദ്യം വരുന്നത്. സ്ത്രീയാംച എന്ന് പറഞ്ഞുകൊണ്ട് അതെന്തായി? ക്രോഷ്ട്ര എന്നായി പറയുന്നു. സ്ത്രീലിംഗത്തിൽ കാണിക്കാൻ അതിൽ നിന്ന് നീപ്പ് വിധിച്ചു. അപ്പോൾ ക്രോഷ്ട്ര ഈ എന്നായി. നീപ്പിൽ ശേഷിക്കുന്ന എന്താണ്? ഈ ക്രോഷ്ട്ര ഈ എന്നിരിക്കുമ്പോൾ എന്തുവരും? ക്രോഷ്ട്രീ എന്നായി, ക്രോഷ്ട്രീ എന്നായി. ഇനി എളുപ്പമാണ്. എന്തുകൊണ്ട്? ഗൗരീവത്ത്, ഗൗരി ശബ്ദം പോലെ. കാരണം അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്, നിത്യസ്ത്രീലിംഗമാണ്. നിത്യസ്ത്രീലിംഗം ഉണ്ടെങ്കിൽ നദീസഞ്ജ വരും. പിന്നെ ആണ് ചിന്തിക്കേണ്ടത്, നദീസഞ്ജ വികല്പമാക്കുന്നു, നിഷേധിക്കുന്നു, അത് ഏതെങ്കിലും പ്രവർത്തിക്കുമെന്ന് നോക്കണം. കാരണം നദീസഞ്ജയെ നിഷേധിക്കണമെങ്കിൽ എന്തായിരിക്കണം? അത് ധാതുവായിരിക്കും. ധാതുവല്ല, കിബന്ധമല്ല, അതുകൊണ്ട് നിഷേധിക്കുന്നില്ല. വികല്പമാക്കണമെങ്കിൽ എന്ത് വേണം? ഇയങ്ങു അങ്ങ് വരണം. നദീസഞ്ജ വികല്പമാക്കും. ഇനി ഇയങ്ങുങ്ങ് വന്നില്ലെങ്കിലും നദീസഞ്ജ വികല്പമാക്കാം. എങ്ങനെ? എന്തായിരിക്കണം? അത് തന്നെ, നദീസഞ്ജയെ വികല്പമാക്കാൻ ഹ്രസ്വമായാൽ മതി. സ്ത്രീലിംഗത്തിൽ ഹ്രസ്വമായാലും നദീസഞ്ജ വികല്പമാക്കാം ഗിത്തുകളിൽ. അതിന് ഉദാഹരണമാണ് ഏത്? മതി. പിന്നെ ഏതാണ് ഉദാഹരണം? ഇപ്പൊ പഠിച്ചത് ധേനുശബ്ദം. പർസു ഇകാരോ ഉകാരവുമാണെങ്കിൽ ഞെത്തുകളിൽ നദീസഞ്ജ വികല്പമാകും. അല്ലെങ്കിൽ ധാതുവാണെങ്കിൽ ദീർഘത്തിന്, ദീർഘമാണെങ്കിൽ ധാതുവിൽ നദീസഞ്ജ വികല്പമാക്കും. പക്ഷെ ഇവിടെ ഗൗരി ശബ്ദം എന്ന് പറയുന്നതിന് നദീസഞ്ജ വികല്പമാക്കുന്നില്ല. കാരണം അത് രസമല്ല ഒന്ന്, പിന്നെന്താണ്, അതിൽ ധാതുത്വമില്ല. അതുകൊണ്ടാണ് ഗൗരി ശബ്ദത്തിന് ഒറ്റ രൂപമേ ഉള്ളൂ. ഇപ്പോൾ ക്രോഷ്ട്രീ, ക്രോഷ്ട്യൗ, ക്രോഷ്ട്യഹ. ഇവിടെ നീബന്ധമായോണ്ട് സുലോപിക്കുന്നു. സംബോധനയിൽ ഹേ ഹേ ക്രോഷ്ട്രി, ക്രോഷ്ട്രി എന്ന് വരും. ഗോഷ്ടി നായി പോരുത്, ക്രോഷ്ട്രി എന്ന് തന്നെ വരണം. സംബോധന കറുത്തുമായി സൂലോ ഹേ ക്രോഷ്ട്യം, ഹേ ക്രോഷ്ട്രിയ. പിന്നെ തൃതീയന് ക്രോഷ്ട്രീം, ക്രോഷ്ട്യവും, ക്രോഷ്ട്രീഹി. തൃതീയന് ക്രോഷ്ട്യ, ക്രോഷ്ട്രീഭ്യാം, ക്രോഷ്ട്രീഭി. ഇവിടെ നദീസഞ്ജയുള്ളതുകൊണ്ട് ആണ്യ അടച്ച ക്രോഷ്ട്രിയൈ, ക്രോഷ്ട്രീഭ്യാം, ക്രോഷ്ട്രീഭ്യ, ക്രോഷ്ട്രിയാഹ, ക്രോഷ്ട്രീഭ്യാം, ക്രോഷ്ട്രീഭ്യ, ക്രോഷ്ട്രിയാഹ, ക്രോഷ്ട്രിയോ, ക്രോഷ്ട്രീനാം. എന്നിടത്ത് ക്രോഷ്ട്രീ ടേറ് ഈ ക്രോഷ്ട്രീ നാം വരുമോ? നാം വരുമോ? നാം. ക്രോഷ്ട്രിയാം, ക്രോഷ്ട്രിയോഹോ, ക്രോഷ്ട്രീഷ്. ഗൗരവം എന്നിടത്ത് നമ്മൾ വേറെ സൂത്രം കൂടെ പഠിച്ചതാണ്. സൂത്രമാണ് ഞാൻ ചോദിച്ചത്. എന്താണ്? അച്ചോരഹാഭ്യാം ദ്വേ, ദത്വം വരുന്നു. വികല്പമാണ്, വന്നില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നേരത്തെ ചോദിച്ചല്ലോ, ശ്രീ പോലെ ഏതെങ്കിലും ഒരു ശബ്ദം ഉണ്ടോന്ന്. ഇതാ കിടക്കുന്നു, ബ്രൂഹ് പറഞ്ഞ രൂപങ്ങൾ ശ്രീ പോലെ അങ്ങ് പറഞ്ഞാൽ മതി. ബ്രൂഹ് അപ്പോൾ ഇവിടെ എഴുതി കാണിക്കുമല്ലേ, അങ്ങനെ ഒരു പരിപാടിയുണ്ട്. ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പം ഞാൻ സൂത്രം ചോദിക്കും. ബ്രൂഹവും നടത്തുന്നതുകൊണ്ട് സുലോഭിച്ചില്ല, എന്തമല്ല ബ്രൂഹു. ബ്രൂഹവും നടത്ത എന്തു വന്നു? ഏ സൂത്രം പ്രവർത്തിച്ചു? അജിഷ്ണുധാതു ബ്രുവാം. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. സാറിന് ഇയങ്ങുവെന്ന് വരുന്നത് കിബന്ധത്തിനാണ്, പക്ഷെ ബ്രൂ എന്ന് പറയുന്നത് കിബന്ധം അല്ല. പക്ഷെ അതിൽ ഉവങ്ങ് വരും. എന്തുകൊണ്ട്? സൂത്രത്തിൽ പറഞ്ഞു അജിഷ്ണു ധാതു ബ്രുവാം, അതിൽ ഇനി ശേഷിക്കുന്ന ശ്രുവാണ്. ഓ സമയം ബ്രൂ എന്ന് പറയുന്നതിനും എന്തുവരും? ഉവങ്ങ് വരും. സൂത്രത്തിൽ പ്രത്യേകം നിർദ്ദേശിച്ചത് കൊണ്ട് ഉവങ്ങ് വരും, ധാതുത്വം വേണമെന്നില്ല. അതുകൊണ്ട് ധാതുത്വം ഉള്ളതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ സംഭവിക്കത്തില്ല. ധാതുത്വം ഉള്ളതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അതുകൊണ്ടാണ് അസൂത്രത്തിൽ പ്രത്യേകം പറഞ്ഞത് ഇയങ്ങുവങ്ങ് വരുന്നിടത്ത് എന്ന് പറഞ്ഞത്. ശരിയെ സംബന്ധിച്ച് ശരിയാണ്, ധാതുത്വം ഉള്ളത് കൊണ്ടാണ് വന്നത്. പക്ഷെ ബ്രൂവിനെ സംബന്ധിച്ച് എന്താണ്? ധാതു ഉണ്ടോ ഇല്ലേ നോക്കിയല്ല, ഇയങ്ങുവങ്ങ് എന്ന് പ്രത്യേകം പറഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ നദീസഞ്ജയുടെ നിഷേധം സംഭവിക്കും, വികല്പമായിട്ട് സംഭവിക്കും, നിത്യമായി സംഭവിക്കും. നിത്യമായിട്ട് ഇവിടെ സംഭവിക്കും. നിത്യമായിട്ട് സംഭവിക്കുന്ന നിഷേധം എവിടെയാണോ? ഏത് ഉദാഹരണത്തിലാണോ? ഏത് സ്ഥലത്താണോ നയ്യങ്ങുവങ്ങ് സ്ഥാനവും വസ്ത്രയും നിഷേധിക്കുന്നത്? സംബോധന. സംബോധനയിൽ അല്ലേ ഫലത്തുള്ളൂ ആ നിഷേധം, വേറെ ഒരിടത്തും വരുന്നില്ലല്ലോ. അപ്പോൾ നിത്യമായി വന്നിട്ട് ഹേ ബ്രൂഹു ബ്രുവൗ ബ്രുവഹ അങ്ങനെ തന്നെ വരും. പിന്നെ ഇത് ഉവങ്ങ് വരുന്നത് കൊണ്ട് നിത്യശ്രീലിംഗമാണ്, അതുകൊണ്ടാണ് നിശ്ചയം വരുന്നത്. നിഷേധം വരുന്നത് പ്രാബല്യത്തിൽ വരുന്ന ഇവിടെ, വികല്പമായിട്ട് വരുന്നത് ഗിത്തുകളിൽ. ഏ സൂത്രപ്രകാരം? ഗിതി പ്രകാരം ഗിത്തുകളിൽ വരും. പിന്നെ എവിടെയാണ് വരുന്നത്? ബാമി ഉവങ്ങ് വരുന്നതുകൊണ്ട് അവിടെയും വികല്പമായിട്ട് വരും. ബാക്കി നിഷേധം വരാത്തിടത്ത് എന്തുവരും? ഉവങ്ങ് വരുന്നു, വരുന്നത് സംഭവിക്കുന്നില്ല. നിഷേധം വരുന്നിടത്ത് ഉവങ്ങ് വരും നദീസഞ്ജയ്ക്ക്. നിഷേധം വന്നില്ലെങ്കിൽ നദീസഞ്ജ വരും. നദീസഞ്ജ വരുമ്പോൾ എന്തുവരും? അണ്ണദ്ധ്യഹ അടച്ച രണ്ട് രൂപം വരുന്നതാണ്, രണ്ട് രൂപം കൊടുത്തിരിക്കുന്നു. ബുറുവ എന്ന് പറയുന്നിടത്ത് നദീസഞ്ജ ഉണ്ടോ ഇല്ലയോ? നിഷേധിച്ചു കഴിഞ്ഞു. പക്ഷെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. ബ്രുവ ഉവങ്ങ് വന്നു. അവിടെ എന്തെങ്കിലും വിശേഷ സൂത്രമുണ്ടോ? നദീസഞ്ജ വന്നാൽ വരാമെന്നുള്ള സൂത്രമുണ്ടോ? ഗീർഗിരി ഒന്നുകൂടി. തൃതീയയിലും അത് വരത്തില്ല. അങ്ങോന അസ്ത്രീയം ഒന്നുകൂടി, അത് സ്ത്രീലിംഗത്തിൽ വരത്തില്ല. അവിടെ ഒന്നും വരാനില്ല. അപ്പൊ നദീസഞ്ജ നിഷേധിച്ചു. നദീസഞ്ജം നിഷേധിച്ചു, പക്ഷെ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഉവങ്ങ് വരുന്നു. ഏ സൂത്രപ്രകാരം? അജിഷ്ണുധാതു ബ്രുവാം. നദീസഞ്ജ ഉണ്ടോ? നിഷേധിച്ചു കഴിഞ്ഞു, പക്ഷെ കാര്യങ്ങളൊന്നുമില്ല. ബ്രൂഭി. ചതുർത്ഥി വരുമ്പോ നദീസഞ്ജയെ നിഷേധിക്കുമ്പോ നദീ കാര്യമൊന്നും വരത്തില്ല. ഉവങ്ങ് വന്നിട്ട് എന്തുവരും? ഉവങ്ങ് ഏ ബ്രുവേ. നദീസഞ്ജ വരുന്ന പക്ഷത്തിൽ അണ്ണദ്യഹ ആടസ്റ്റ ഉവങ്ങ് വന്നിട്ട് ബ്രൂവൈ, മറ്റടത്ത് ബ്രൂവേ, ബ്രൂവൈ, ബ്രൂഭ്യാം, ബ്രൂഭ്യ. പഞ്ചമിയിലും ഷഷ്ടിയിലും നദീസഞ്ജ വരുന്ന വർഷം അണ്ണദ്യഹ ആടച്ച വന്നിട്ട് ബ്രുവാഹ. നദീസഞ്ജ വരാത്ത വർഷത്തിൽ ഉവങ്ങ് വന്നിട്ട് ബ്രുവഹ. രണ്ടിടത്ത് ഉവങ്ങ് വരുന്നു, ഒരിടത്ത് വൃദ്ധി വന്നുകൊണ്ട് ബ്രുവാഹ ബ്രുവഹ. ബ്രൂഭ്യാം ബ്രൂഭ്യ ബ്രുവാഹ ബ്രുവഹ ബ്രുവോഹോ. അവിടെ നദീസഞ്ജ ഉണ്ടോ? നിഷേധിച്ചു കഴിഞ്ഞു, പക്ഷെ വിശേഷ സൂത്രമൊന്നുമില്ല. പക്ഷെ ബ്രൂ ആം എന്നിരിക്കുന്നിടത്ത് ഏത് സൂത്രം പൊഴുതിരിക്കുന്നു? വാമി. വികല്പമായിട്ട് നൈസഞ്ജം വരും. നൈസഞ്ജം വരുമ്പോൾ എന്ത് വരുന്നു? ബ്രൂ നാം. പരത്തിൽ അജാതിപ്രത്യം ഇല്ലാത്തതുകൊണ്ട് ഒന്നും വരുന്നില്ല. ഇപ്പൊ ബ്രൂ നാം നത്വം വരുന്നു. ബ്രൂ നാം. അല്ല, ഇനി നദിസഞ്ജ വരാത്ത പക്ഷത്തിൽ ഉവങ് വന്നിട്ട് ഉവങ് ആ ബ്രുവാം. ബ്രുവാം എന്ന് വരത്തില്ല. എല്ലായിടത്തും ശ്രദ്ധിക്കുന്ന ഉവങ് വരുന്നിടത്ത് തത്സമയം വരത്തുള്ളൂ. ബ്രുവാം അങ്ങനെ വരുന്നു. പിന്നെ സപ്തമി ഏകവനത്തിൽ നദീസഞ്ജ വരുന്ന പക്ഷത്തിൽ എന്ത് വരുന്നു? പരത്തിൽ ഊ നേരം നദ്യം ആം വന്നു, ആണന്ദ്യ ആഴസവൃദ്ധി വന്നു, ഉവങ് വന്നു. ബ്രുവാം. നദീസഞ്ജ വരാത്ത പക്ഷത്തിൽ ഈ എന്നിരിക്കുന്നു, വേറെ ഒന്നും വരാനില്ല. ഉവങ് വന്നു. ബ്രുവി. ബ്രുവോഹോ ബ്രൂഷ് ഊകാരാന്തം. Thank you.